ശുക്ലഗുരുദാരണ്യവും ചതുർത്ഥാധ്യായം തൃതീയ ബ്രാഹ്മണ സപ്തമ മന്ത്രം കദമ ആത്മേതി യോയം വിജ്ഞാനമേഹ പ്രാണേഷ ഹൃദ്യന്തർജ്യോതി പുരുഷ സമാനസൻ ഭൂലോകോ അനുസഞ്ചരതി ധ്യായതി വാ സഹി സ്വപ്നോ ഭൂത്വാ ഇമം ലോകം അതിക്രാമതി മൃത്യുരൂപാണി. കഥമാത്മേതി ജനകൻ ചോദിക്കുന്നു, യാജ്ഞവൽക്കന്റെ സമാധാന യോയം വിജ്ഞാനമയ പ്രാണേഷ സത്യന്തരജ്യോതി പുരുഷ അനുഹൃദ്യ അന്തർജ്യോതി വരെയുള്ള ഭാഗങ്ങൾ ആണ് ഇവിടെ വിശദീകരിച്ചത്. അടുത്ത പുരുഷൻ, അതിന് വ്യാഖ്യാനിക്കുന്നു, പുരുഷ ആകാശവ് സർവഗതത്വ പൂർണ്ണ ഇതി പുരുഷ. പുരുഷൻ പൂർണ്ണൻ എന്നുള്ള അർത്ഥത്തിലാണ് പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണ പുരുഷ എന്നാണ് പുരുഷത്തിന് പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇവിടെ അതിന് വ്യാഖ്യാനിച്ചിരിക്കുന്നത് പൂർണ്ണം എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ആകാശവ് സർവഗതത്വ, ആകാശത്തെ പോലെ സർവവ്യാപിയായിരിക്കുന്നു, അതുകൊണ്ടാണ് പൂർണ്ണ. അപ്പോൾ പൂർണ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉദ്ദേശിക്കുന്നത്? സർവവ്യാപി. സർവവ്യാപി ആയതുകൊണ്ട് അതങ്ങനെ അർത്ഥം പറയുന്നത് എന്തുകൊണ്ട്? പുരുഷൻ എന്ന് പറയുമ്പോൾ അത് പരിച്ഛിന്നനാണെന്നാണ് മനസ്സിൽ തോന്നുന്നത്. പുരുഷൻ, പുരുഷൻ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഈ ശരീര പരിച്ഛിന്നമായിരിക്കുന്ന ജീവചൈതന്യം, ഇതിൽ പരിമിതപ്പെട്ടിരിക്കുന്ന ജീവചൈതന്യമാണ് എന്ന് തോന്നും പുരുഷ ശബ്ദം കേൾക്കുമ്പോൾ. കാരണം അത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ അതല്ല, പുരുഷനെന്ന് പറഞ്ഞാൽ പൂർണ്ണൻ എന്നാണ്. പൂർണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവവ്യാപി. ഓ പുരുഷൻ ശരീര പരിച്ഛിന്നമായ ജീവചൈതന്യമല്ല. നിരതിശയം ചാസ്യ സ്വയം ജ്യോതിഷ്ഠം, അതിൻ്റെ സ്വയം ജ്യോതിഷ്ഠം, സ്വയം പ്രകാശം, സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ അത് അറിവായി സ്ഥിതി ചെയ്യുന്നു. സ്വയം ജ്യോതിഷ്ഠം എന്ന് പറയുന്നതിന് അത്രയേ ഉള്ളൂ താല്പര്യം, അറിവായിരിക്കുക. അത് മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല, അറിവ് അറിയുന്നതിന് വേണ്ടി മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ടാണ് നിരതിശയമാണ്, നിരപേക്ഷമാണ്, അതിൽ ഏറ്റക്കുറച്ചിലില്ല, മറ്റൊന്നിനെ അത് ആശ്രയിക്കുന്നില്ല. എന്തുകൊണ്ട്? സർവാഭാസകത്വ, അറിവ് സർവത്തെയും അറിയിക്കുന്നു. സർവത്തെയും അറിയുന്നത് അറിവാണ്. അങ്ങനെ സർവത്തെയും അറിയുന്ന അറിവായിരിക്കുന്നു. അതാണ് അതിന്റെ സ്വയം ജ്യോതിഷ്ടം സർവാവഭാസകത്വ സ്വയം സ്വയം അതങ്ങനെ ഇരിക്കുന്നു. സ്വയം അറിവായിരുന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ജീവന്റെയും ഉള്ളിൽ ഓരോ ജീവന്റെയും സ്വരൂപമായി സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവ് അതാണ് സ്വയം ജ്യോതിഷ്. അന്യ അനവഭാസ്യത്വ അതിനെ മറ്റൊന്നും അതിനെ പ്രകാശിപ്പിക്കുന്നില്ല. അറിവിനെ അറിയിക്കാൻ വേണ്ടി മറ്റൊന്നില്ല. ഒരുവൻ അറിയുന്നു സർവത്തെയും. അപ്പോൾ അറിയുന്നവനായി തന്നെ അറിയിക്കാൻ മറ്റൊന്നില്ലല്ലോ. വേറെ ഒരു പറഞ്ഞാൽ ഞാൻ എന്നെ അറിയുന്നു, ഞാൻ എന്നറിയുന്നു. എന്നെ ഞാൻ എന്നറിയുന്നതിന് എനിക്ക് മറ്റൊന്നിൻ്റെ ആവശ്യമില്ല, മറ്റൊരാൾ പറയേണ്ട കാര്യമില്ല. ഞാനെന്ന് എന്നെ മറ്റൊരാൾക്കും ബോധിപ്പിക്കാനായിട്ട് കഴിയത്തുമില്ല. എനിക്ക് മറ്റൊരാളെ ബോധിപ്പിക്കാം നീ, പക്ഷെ എന്നെ ഞാനെന്ന് ബോധിപ്പിക്കാൻ മറ്റാ ആർക്കും കഴിയില്ല. അതെന്നിൽ സ്വയം സ്ഫുരിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്നിൽ സഹജമായിരിക്കുന്നതാണ് ആ ബോധം, അഹം സ്ഫുരണം എന്ന് പറഞ്ഞു. ആ സ്ഫുരണം മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ അന്യ അനവഭാസ്യമായി മറ്റൊന്നിനാലും ബോധിപ്പിക്കാതെ മറ്റൊന്നുകൊണ്ടും പ്രകാശിപ്പിക്കാതെ സ്വയം അത് അറിവായിരിക്കുന്നു. അറിയുന്ന ഓരോ ജീവന്റെയും സ്വരൂപമായിരിക്കുന്നു. അറിയുന്ന ഓരോ ജീവന്റെയും സ്വരൂപമായിരിക്കുന്ന ആ അറിവ് അതാണ് പുരുഷൻ. അപ്പോൾ അത് സങ്കുചിതമായി പരിച്ഛിന്നമായി ഞാൻ എൻ്റെ അറിവ് എന്ന് അതിനെ പരിമിതപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് സർവവ്യാപകമായി ഇരിക്കുന്നു. എന്തിലെങ്ങനെയാണോ അത് അറിയുന്നവനായിരിക്കുന്നത്, അറിയുന്നവനായ അറിവായിരിക്കുന്നത്, അതുപോലെ സർവശരീരങ്ങളിലും അത് അറിയുന്നവനായ അറിവായിരിക്കുന്നു. അപ്പോൾ ആ സ്വരൂപത്തിന് ഒരു ശരീരത്തിലും മാറ്റം വരുന്നില്ല. ശരീരമാകുന്ന ഉപാധികളെ ആശ്രയിച്ച് അതിന് മാറ്റം വരുന്നില്ല. സർവത്ര അത് ഏകരൂപത്തിലിരിക്കുന്നു. അത് ഒരു വസ്തുവിൻ്റെ സ്വരൂപത്തിൽ നിന്നും മാറ്റം കാണുന്നിടത്താണ് ഭേദത്തെ നമ്മൾ കൽപ്പിക്കുന്നത്. പുസ്തകം വേറെ, മേശ വേറെ, രണ്ടിൻ്റെ സ്വരൂപത്തിന് മാറ്റമുണ്ട്. അതിൻ്റെ ഗുണം, ആകൃതി, രൂപം എല്ലാത്തിനും മാറ്റമുണ്ട്. അപ്പോൾ പുസ്തകത്തെയോ മേശയോ സർവവ്യാപകം എന്ന് പറയാൻ പറ്റില്ല, മറിച്ച് അത് പരിച്ഛിന്നമായ വസ്തുക്കൾ എന്നേ പറയാൻ പറ്റും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഈ അറിവിൻ്റെ സ്ഫുരണം അത് സർവവ്യാപകമെന്ന് വെറുതെ പറയുന്നതല്ല. ഓരോ ശരീരത്തിലും അല്ലെങ്കിൽ ഓരോ ജീവനിലും ആ സ്ഫുരണം ഏകരൂപത്തിലാണ് ഇരിക്കുന്നത്. സർവത്ര ഒരു തരത്തിലും അതിന് ഭേദത്തെ കൽപ്പിക്കാൻ വയ്യ. സർവത്ര അത് അറിവായി സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് രൂപമാറ്റം സംഭവിക്കുന്നില്ല, അതിൻ്റെ സ്ഫുരണത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. അതിനെ എവിടെയായാലും പറയുന്ന എന്താണ്? അത് അനുഭവം, അറിവ് എന്ന് പറയുന്നു. അങ്ങനെ മാറ്റമില്ല എങ്കിൽ ഓരോ ശരീരങ്ങളിലും ഇരിക്കുന്ന ആ അറിവ് ഏകം തന്നെ, ഏകരൂപത്തിലാണ് അതിൻ്റെ നിലനിൽപ്പ്. പുസ്തകം, മേശ എന്ന് പറയുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭേദം അതിലാർക്കും തന്നെ ആരോപിക്കാൻ കഴിയും. മറിച്ച് അത് സർവത്ര ഒരു രൂപത്തിൽ തന്നെ സ്ഫുരിക്കുന്നു. സർവത്ര അത് അറിവായി സ്ഫുരിക്കുന്നു. സർവത്ര അത് അഹമായി സ്ഫുരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ പുരുഷൻ സർവവ്യാപി എന്ന് തന്നെ പറയേണ്ടി വരും, വ്യാപകമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരേ ഒരു പ്രകാശം തന്നെ പല ഉപാധികളിലൂടെ പ്രതിബിംബിക്കുന്നത് പോലെ ഒരേ ഒരു അറിവ് തന്നെ മനുഷ്യ തിര്യകാതി ശരീര ഉപാധികളിലൂടെ പ്രകാശിക്കുന്നു. അപ്പോൾ അറിവ് സർവവ്യാപകമാണ്, അത് പരിച്ഛിന്നമല്ല എന്നുള്ളത് അനുഭവത്തിന് യുക്തിക്കും നിരക്കുന്നതാണ്. അത് ഏകമാണ്, അത് മറ്റൊന്നും പ്രകാശിപ്പിക്കുന്നില്ല, അത് സ്വയം പ്രകാശിക്കുന്നു. സയേഷ പുരുഷ സ്വയമേവ ജ്യോതിസ്വഭാവോ എന്താണ് അതിന്റെ അതിന്റെ പ്രത്യേകത? അത് സ്വയം തന്നെ അത് അറിവ് എന്ന സ്വരൂപത്തിലിരിക്കുന്നു. ജ്യോതി സ്വഭാവം, ജ്യോതി എന്ന് വെച്ചാൽ പ്രകാശം. പ്രകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവ്. അറിവ് എന്ന അല്ലെങ്കിൽ ബോധം എന്ന ജ്ഞാനം, ജ്ഞാനം എന്ന അതാണ് അതിന്റെ സ്വഭാവം. അങ്ങനെ ആ ഒരു സ്വഭാവത്തെ കണ്ടെത്തിയാല് അത് സർവവ്യാപകമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ആവർത്തിച്ച് പറയുന്നത്. അത് പൂർണ്ണമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഏകസ്വഭാവം അത് അനുഭവിക്കുന്നത് സച്ചിദാനന്ദ രൂപത്തിൽ. ആ സത്ത് എന്ന് ഗ്രഹിക്കുമ്പോൾ സർവത്ര അത് ഏകസ്വഭാവത്തിലിരിക്കുന്നു. സർവ പദാർത്ഥങ്ങളിലും ആ ഉണ്മ മാറ്റം വരുന്നില്ല. അത് സർവത്ര അത് സർവജീവന്മാരിലും അഹം എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. അഹം സ്ഫുരണം കായികം, മാനസികം, വാചികം, മൂന്ന് തരത്തിലുള്ള വ്യവഹാരങ്ങൾ, ശാരീരികമായ ക്രിയകൾ, പിന്നെ മാനസികമായ ചിന്ത, വാക്വ്യവഹാരം, ശബ്ദപ്രയോഗം മുഖ്യമായിട്ട് വരുന്നു. ഈ മൂന്നിനെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത് ആ അവിടെ ഇത് സ്ഫുരിക്കുന്നു. അഹം സ്ഫുരണമുണ്ട്, ബോധസ്ഫുരണമുണ്ട്. ഇത് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ആ ബോധസ്ഫുരണത്തെ ആശ്രയിച്ചിട്ട് ത്രിവിധ വ്യവഹാരം, വ്യാപാരങ്ങൾ ജീവന്മാരിൽ സംഭവിക്കുന്നു. അത് സംഭവിക്കാതിരുന്നാൽ പറയും, ഓ അത് ജഡമാണ്, അവിടെ ബോധസ്ഫുരണമില്ല, അറിയാതെ മരിച്ചുപോയി, ജീവനില്ലാത്തതാണ് എന്ന് പറയുന്നു. പക്ഷെ എന്നാലും അവിടെ ബോധസ്ഫുരണത്തിന് ബാഹ്യമായ പ്രത്യക്ഷമായ അടയാളങ്ങളില്ലെന്നേ ഉള്ളൂ. ബോധസ്ഫുരണം ഉണ്ടോ ഇല്ലയോ അതൊന്നും നമുക്ക് തീരുമാനിക്കാൻ വയ്യോ. പക്ഷെ അതിന്റെ ബാഹ്യമായ ലിംഗങ്ങളാണ് ഈ വ്യവഹാരങ്ങൾ. ആ വ്യവഹാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു എങ്ങനെയാണോ തന്നിൽ ഈ ത്രിവിധ വ്യവഹാരം നടക്കുന്നത്, കായികം, വാചികം, മാനസികം, അതുപോലെ അന്യത്ര കാണുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണോ തന്നിൽ ഈ അഹം സ്ഫുരണം, ഇവിടെ പറയുന്ന ജ്യോതി സ്വഭാവം ഉള്ളത്, അത് സർവത്ര കാണുന്നു. അവിടെ തന്നിലും അന്യനിലും വ്യവഹാരത്തിൽ വരുന്ന വ്യത്യാസമേ ഉള്ളൂ. അഹം സ്ഫുരണത്തിൽ വ്യത്യാസമില്ലെങ്കിൽ ഈ അഹം സ്ഫുരണം ഇത് ഏകം തന്നെയാണ്, തന്നിലിരിക്കുന്നത് തന്നെയാണ്, അന്യനിലിരിക്കുന്നത്. സ്വയമേവ ജ്യോതി സ്വഭാവ, സർവത്ര അത് അറിവായി ബോധമായി സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. എം ത്വം പൃച്ഛതി കഥം ആത്മേതി, ഇതിനെയാണ് ചോദിക്കുന്നത്. ഇതിലേതാണ് ആത്മാവ്? ചോദിക്കാൻ കാര്യം എന്താണോ, ഇവിടെ ചൈതന്യവത്തായിരിക്കുന്ന ശരീരം, കരണങ്ങൾ ചൈതന്യവത്തായിരിക്കുന്നു, മനസ്സ് ചൈതന്യവത്തായിരിക്കുന്നു, സർവത്ര കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സർവത്ര വിജ്ഞാനമയമായി അനുഭവപ്പെടുന്നു. അത് ജ്ഞാന വിഷയമാകുമ്പോൾ അത് ജ്ഞാനമയമാകുന്നു. അറിവുകൊണ്ട് ഒന്നിനെ ആവരണം ചെയ്യുമ്പോൾ അത് പറയുന്നത് ജ്ഞാനമയമാണ്. കാരണം അതിന് അറിവിൽ നിന്ന് സ്വതന്ത്രമാകാൻ പറ്റത്തില്ല. അറിവില്ലാതെ അന്തർഭവിച്ചു പോയി. അറിവ് കൊണ്ട് പുസ്തകത്തെ അറിയുന്നു, അറിവ് പുസ്തകത്തെ എന്ത് ചെയ്യുന്നു, ആ അറിവിൽ അന്തർഭവിപ്പിക്കുന്നു. അപ്പോൾ പുസ്തകം എന്ന് പറയുന്നത് എന്തായി, അത് വിജ്ഞാനമയമായി എന്നതിനെ പറയുന്നു. അങ്ങനെ സർവവും വിജ്ഞാനമയമായിരിക്കുന്നു. സർവവും വിജ്ഞാനമയമായിരിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ സ്വരൂപമായിരിക്കുന്നത്, പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ശരീരമാണോ കാരണം? അതും സർവാത്മകമായിരിക്കുന്നു. ഇനി സൂക്ഷ്മ ഭൂതങ്ങളായിരിക്കുന്ന കർണങ്ങളാണോ? അത് സർവാത്മകമാണ്, സർവത്ര അത് തന്നെയാണ്. അതോ അതിൻ്റെ പിന്നിലുള്ള ഈ ബോധസ്ഫുരണമാണോ, അല്ലെങ്കിൽ ആ ബോധസ്ഫുരണത്തിന്റെ ആധാരമാണോ? ഇങ്ങനെ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ഇതിൽ ഏതാണ് നിന്റെ ആത്മാ, ആത്മാന്ന് പറഞ്ഞാൽ നിന്റെ വാസ്തവ സ്വരൂപം എന്താണ്? ബഹ്യാനാം ജ്യോതിഷാം സർവകരണ അനുഗ്രഹകാണാം പ്രത്യസ്തമയേ അന്ധകരണദ്വാരേണ ഹൃദ്യന്തർജ്യോതി പുരുഷ ആത്മാ അനുഗ്രാഹക കർണാനാം ഇത്യുക്തം എന്നുമ്പ് വിശദമായി ചർച്ച ചെയ്ത ഭാഗത്ത് ഒന്നുകൂടെ പറയുകയാണ്. ബാഹ്യാനാം ജ്യോതിഷാം സർവകർണ അനുഗ്രാഹകാണ ബാഹ്യജ്യോതിസ്സുകൾ, അതും ഉപയോഗമുള്ളതാണ്. സൂര്യന്റെ ജ്യോതിസ്, ഈ കാണുന്ന പ്രകാശങ്ങൾ, മനുഷ്യനുണ്ടാക്കുന്ന കൃത്രിമമായ പ്രകാശങ്ങൾ, ഈ പ്രകാശങ്ങളെല്ലാം കരണ അനുഗ്രാഹകങ്ങളാണ്. അത് കണ്ണുകൊണ്ട് കാണണമെങ്കിൽ ഈ പ്രകാശം വേണം, അതാണ് കരണ അനുഗ്രാഹകം എന്ന് പറയുന്നത്. ഈ പ്രകാശങ്ങളെല്ലാം ആവശ്യമുള്ളത് തന്നെയാണ് ഈ ജ്യോതിസ്സുകളെല്ലാം. പക്ഷേ ഇതെല്ലാം ബാഹ്യജ്യോതിസ്സുകളാണ്. പ്രത്യസ്തമയേ, ഇതൊന്നുമില്ലാതിരിക്കുമ്പോൾ, ഇതൊന്നും പ്രകാശിക്കാതിരുന്ന, ഇതൊന്നും ഈ കർണങ്ങളെ പ്രകാശിപ്പിക്കാതിരുന്ന, അങ്ങനെ ഇരുന്നാലും അന്ധകരണദ്വാരേണ ഹൃദ്യന്തർജ്യോതി പുരുഷാത്മാ. പക്ഷെ അവിടെ ഉള്ളിലിരിക്കുന്ന പുരുഷൻ ആത്മാ എന്ന ശബ്ദങ്ങളെ കൊണ്ട് പറയുന്ന സ്വസ്വരൂപം, ആ ശ്രോതാവിന്റെ സ്വരൂപം, സ്വരൂപമായിരിക്കുന്ന ജ്യോതിസ്, സ്വരൂപമായിരിക്കുന്ന ജ്യോതിസ് എന്താണ്? അറിവായിരിക്കുന്ന ജ്യോതിസ്, ജ്ഞാനമായിരിക്കുന്ന ജ്യോതിസ്, അന്ധകരണദ്വാരേണ. എങ്ങനെയാണോ ഈ കർണങ്ങൾ ബാഹ്യമായ പ്രകാശത്തെ ആശ്രയിക്കുന്നത്, കണ്ണ് ബാഹ്യമായ പ്രകാശത്തെ ആശ്രയിച്ച് കണ്ണ് കാണുന്നു, അതുപോലെ ഈ ഹൃദയ ജ്യോതിസ്, ഹൃദയമാകുന്ന ഉപാധിയെ സ്വീകരിക്കുന്നു, അതുകൊണ്ടാണ് അതിന് ഹൃദയ ജ്യോതിസ് എന്ന് പേരുന്നത്. ബുദ്ധിയാകുന്ന ഉപാധിയെ സ്വീകരിക്കുന്നു, അതിലൂടെ അത് പ്രകാശിക്കുന്നു, കേവലമായി പ്രകാശിക്കരുത്. ബുദ്ധിയാകുന്ന ഉപാധിയെ ആശ്രയിച്ചത് പ്രകാശിക്കുന്നു, അതുകൊണ്ടാണ് അതിന് അഹംസ്ഫുരണം എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബുദ്ധിയാകുന്ന ഉപാധിയെ ആശ്രയിക്കുന്നു, പിന്നെ മനസ്സിനെ ആശ്രയിക്കുന്നു, കർണങ്ങളെ ആശ്രയിക്കുന്നു, ശരീരത്തെ ആശ്രയിക്കുന്നു, അതുകൊണ്ടതിന് അഹംസ്ഫുരണം ഇത് തുടങ്ങുന്നു. അതിന് അന്ധകരണദ്വാരേണ, അവിടെ ബുദ്ധി എന്ന് പറഞ്ഞു, ഇവിടെ അന്ധകരണം എന്ന് പറഞ്ഞു. ആ ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു ഉപാധിയിലൂടെ എന്നാലേ അതിന് അഹം എന്നുള്ളൊരു രൂപം വരും. ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു ഉപാധിയെ ആശ്രയിച്ചില്ലെങ്കിൽ അവിടെ സ്ഫുരണമുണ്ട്, പക്ഷെ അതിനഹം എന്നൊരു രൂപം, ഒരു ആകാരം, ഒരു വടിവും ഉണ്ടാകത്തില്ല. അതിനൊട്ട് തിരിച്ചറിയാനും കഴിയില്ല. അത് പ്രകാശിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അതിനറിയാനോ അറിയിക്കാനോ ഒന്നും ആരും കാണത്തില്ല, ഈ അഹം സ്ഫുരണമില്ലെങ്കിൽ. അതാണ് സുഷുപ്തി സംഭവിക്കുന്നത്. അവിടെ എന്ത് വരുന്നു? അവിടെ ഇത് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അന്ധകരണ ദ്വാരേണല്ല, അവിടെ അന്ധകരണത്തെ ആശ്രയിക്കുന്നു, ബുദ്ധിയെ അത് ആശ്രയിക്കുന്നുണ്ട്, ഒന്നിനെ ആശ്രയിക്കുന്നുണ്ട്. സ്വയം പ്രഭ എന്ന് പറയുന്നത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ആർക്കും അതിനെ അറിയാൻ കഴിയുന്നില്ല. ഇവിടെ അറിയുന്നുണ്ട് ഓരോരുത്തർ, ഓരോ ജീവനും അറിയുന്നുണ്ട് അഹം അഹം അഹം എന്ന് പ്രത്യക്ഷമായി അറിയുന്നു, സാക്ഷാത് അനുഭവിക്കുന്നു എല്ലാവരും. സാക്ഷാത് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരാപേക്ഷ കൂടാതെ അനുഭവിക്കുന്നതിനാണ് സാക്ഷാത് അനുഭവിക്കുക എന്ന് പറയുന്നത്. മറ്റെന്തിൻ്റെങ്കിലും സഹായത്തോടുകൂടി അനുഭവിച്ചു കഴിഞ്ഞാൽ അത് സാക്ഷാത് അനുഭവമാണ്. ഇവിടെ അഹമഹം എന്ന് സാക്ഷാത് അനുഭവിക്കുന്നു, പ്രത്യക്ഷമായി തന്നെ അനുഭവിക്കുന്നു, മറ്റൊന്നിൻ്റെയും സഹായം കൂടാതെ അനുഭവിക്കുന്നു. പക്ഷെ അങ്ങനെ അനുഭവിക്കുമ്പോഴും അവിടെ ഒരു ചെറിയ സഹായം കിട്ടുന്നുണ്ട്. ഈ സ്ഫുരണത്തിന്റെ പ്രകാശത്തിന് ഒരു ചെറിയ സഹായം ആരുടെ? അന്ധകരണത്തിന്. സുഷുപ്തി ചെന്നാലോ ആ സഹായവും നഷ്ടപ്പെടുന്നു. ആ സഹായം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പൂർണമായും അന്ധനായി, പൂർണമായും അന്ധനായി തീരുന്നു. കണ്ണിന് കാഴ്ച പറഞ്ഞാൽ കണ്ണടവയ്ക്കും, അപ്പൊ അതിന്റെ സഹായത്തോടുകൂടി കാണും. തിമിരം വന്നു കഴിഞ്ഞാൽ അതിന്റെ സഹായത്തോടുകൂടി കാണും. പിന്നെ കണ്ണ് തന്നെ നഷ്ടപ്പെട്ടാലോ, പിന്നെ ആരുടെ സഹായത്തോടുകൂടി? പിന്നെ കാണാനോ ഒട്ട് കഴിയത്തില്ല, പിന്നെ കാഴ്ചയില്ല. പിന്നെ അത് അതുപോലെ എന്ത് ചെയ്യുന്നു? സുഷുതിയിൽ ശുദ്ധ അന്ധതയിലേക്ക് പോകും. നമ്മൾ പിന്നെ ഒന്നും കാണുന്നില്ല, ഒന്നും കാണാതിരിക്കുന്നു. കണ്ണു തുറന്നിട്ട് നമുക്ക് അന്ധകാരത്തെ കാണാം, കണ്ണു തുറന്നിരുന്നാലും നമുക്ക് അന്ധകാരത്തെ കാണാം, വെളിച്ചമില്ലെങ്കിൽ അന്ധകാരമാണ്. ഇനി കണ്ണില്ലാത്തവനും ഉണ്ട് അന്ധകാരം, അത് കണ്ണു തുറന്ന് കാണുന്നവന്റെ അന്ധകാരം പോലെ അല്ല, അത് കണ്ണില്ലാത്തതുകൊണ്ടുള്ള അന്ധകാരം. വെളിച്ചത്തിന്റെ ഇല്ലായ്മ കൊണ്ടല്ല, എന്തുകൊണ്ട് അവന്റെ കണ്ണുകൊണ്ട് രണ്ടിനെയും കാണാം, വെളിച്ചത്തെയും കാണാം ഇരുളിനെയും കാണാം. കണ്ണേ ഇല്ലെങ്കിലും അവിടെയും ഒരു അന്ധകാരമുണ്ട്. അതുപോലെയാണ് സുഷുപ്തിയിലെ അന്ധകാരം എന്ന് പറയും. അവിടെ ഒന്നും അറിയുന്നില്ല. എന്തുകൊണ്ട് ഈ അന്ധക്കണ്ണു എന്ന് പറയുന്ന ഉപാധി അവിടെ പ്രവർത്തിക്കുന്നില്ല? ശരി, അവിടെ ആ ശുദ്ധമായ അന്ധകാരം, ശുദ്ധമായ ശൂന്യത, അത് ആർക്കാണ്? ആർക്കാണ് ആ ശൂന്യത? അത് സ്വയം ജ്യോതിസ്, സ്വയം ജ്യോതിസിനാണ്. അപ്പൊ അവിടെ ഈ സ്വയം ജ്യോതിസ് നിൽക്കുന്നു. ഈ അന്ധകരണത്തിന്റെ സഹായം കൂടാതെ ഹൃദ്യ അന്തർജ്യോതി പുരുഷ, അവിടെയാണ് ആ കേവലനായ പുരുഷൻ നിൽക്കുന്നത്. പക്ഷെ അവിടെ കാണുന്ന കണ്ണില്ലാത്തതുകൊണ്ട്, ഇവിടെ പറയുന്ന അന്ധകരണം എന്ന് പറയുന്ന ഉപാധിയില്ലാത്തതുകൊണ്ട് ഒരു തരത്തിലുള്ള അനുഭവങ്ങളുമില്ല. അതാണ് അതിന്റെ പരമാർത്ഥമായ രൂപം. അത് സ്വയം, അതാണ് അതിന്റെ സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അതിന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിനുള്ള അന്ധകരണം എന്ന് പറയുന്ന ഉപാധി കൂടി അവിടെ നഷ്ടപ്പെട്ടു. എന്നിട്ടതേകനായി അത് പ്രകാശം, ആ പ്രകാശത്തെ അറിയാൻ ഇവിടെ ആരുമില്ല. അങ്ങനെ ഉള്ള പ്രകാശത്തെ, സ്വരൂപ പ്രകാശത്തെ, അതിനെ സാക്ഷാത്കരിക്കാൻ ആരുമില്ല. എന്തുകൊണ്ട്? അത് സ്വയം സാക്ഷാത്കാര സ്വരൂപമാണ്, അത് സ്വയം അപരോക്ഷ സ്വരൂപമാണ്, സ്വയം പ്രത്യക്ഷ സ്വരൂപമാണ്. അതുകൊണ്ട് അതിനാർക്കും പ്രത്യക്ഷമാക്കാൻ കഴിയില്ല. പ്രത്യക്ഷമാക്കണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ ഈ പറയുന്നതായ അന്ധകരണം വേണം. അതുകൊണ്ടാണ് അന്ധകരണ ദ്വാരണാന്ന് പറയും. അതുകൊണ്ടാണ് ഈ സ്വരൂപ പ്രകാശത്തെ അനുഭവ അതീതം എന്ന് പറയുന്നു. അത് എന്റെ സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നു. എന്തുകൊണ്ട്? അത് നമ്മൾ സാക്ഷാത്കരിക്കുന്നു ഇപ്പോൾ. പക്ഷെ ആ സാക്ഷാത്കരിക്കുന്ന എന്തുകൊണ്ട്? ഈ അന്ധകരണം എന്ന് പറയുന്ന ഉപാധി ഉള്ളതുകൊണ്ട് സാക്ഷാത്തായി അനുഭവിക്കുന്നു. അഹമഹം എന്ന് അനുഭവിക്കുന്നു. അപ്പൊ അതില് ആ പ്രകാശത്തിലെ അഹം എന്ന് പറയുന്ന വടിവിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കുന്നവനില്ല, അനുഭവവുമില്ല. പിന്നെന്താ ശേഷിക്കുന്നത്? അതിന്റെ കേവലമായ അപരോക്ഷ സ്വരൂപം. അപ്പോൾ അവിടെ അന്ധതയാണ്, ശൂന്യതയാണ് എന്നെല്ലാം പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? അതിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല. നമ്മൾ സാധാരണ ശൂന്യത എന്ന് പറയുന്നത് ഇല്ലായ്മയാണ്. ഇല്ലായ്മ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ആദ്യം ഒരു വസ്തുവിന്റെ ഉണ്മയെ അംഗീകരിക്കുന്നു, പിന്നെ അതിനെ നിഷേധിക്കുന്നു. അവ പറയും ഇല്ലായ്മ. ഇവിടെ ഞാൻ ഇപ്പോൾ പുസ്തകത്തെ അംഗീകരിച്ചു എന്റെ ഉണ്മയെ. ഇവിടെ നിന്ന് മാറ്റുന്നു പുസ്തകത്തെ, പറയുന്നു ഇതിന്റെ ഇല്ലായ്മ, ശൂന്യത. അതുപോലെ സർവശൂന്യത, ഇല്ലായ്മ, അതിൽ നിന്ന് പറയുന്നു അവിടുത്തെ അന്ധകാരം, ഇരള് എന്നെല്ലാം പറയുന്നു. വാസ്തവത്തിൽ എന്താണത് എന്ന് പറയുന്നത്? അപരോക്ഷമായ തന്റെ സ്ഥിതിയാണ്. ആ അപരോക്ഷമായ സ്ഥിതിക്ക് മാറ്റം വരുന്ന ഇപ്പോ ഈ അന്ധകരണമാകുന്ന ഉപാധി കടന്നു വരുമ്പോൾ അതാണ് ജാഗ്രത സംഭവിക്കുന്നത്. അവിടെ അന്യമായി ഒന്നുമില്ല. അതുകൊണ്ട് പറയുന്നു അവിടെ ശുദ്ധശൂന്യമായിരുന്നു. എന്നുവെച്ചാൽ അത് കേവലമായ അപരോക്ഷമായ ആ ജ്യോതിസ് അത് പ്രകാശിച്ചിരുന്നു. ഇവിടെ അന്ധകരണദ്വാരേണ ഹൃദ്യ അന്തർജ്യോതി പുരുഷാത്മാ, ഇവിടെ വരുമ്പോൾ ആ ആത്മാ പുരുഷൻ എന്തായി? അനുഗ്രാഹക, അനുഗ്രാഹകനായി, സർവത്തെ അനുഗ്രഹിക്കുന്നവനായി, സർവത്തെയും സഹായിക്കുന്നവനായി, സർവത്തെയും നിലനിർത്തുന്നവനായി, എന്നുവെച്ചാൽ സർവത്തിനും ചൈതന്യം പകരുന്നവനായി. അതുകൊണ്ട് ഇവിടെ സർവവും ബോധമയമായിരിക്കുന്നു, ചിന്മയമായിരിക്കുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്താണോ, ഈ സ്വസ്വരൂപത്തെ ഞാൻ അനുഭവിക്കുന്നു, സർവത്തെയും ഞാൻ ആത്മാവായി അനുഭവിക്കുന്നു, എല്ലാം ചിന്മയമായിരിക്കുന്നു, സർവം ഖണ്ഡിതം ബ്രഹ്മ, ഇത്തരം അനുഭവങ്ങൾ, ഇത്തരത്തിലുള്ള ബോധങ്ങളെല്ലാം ഈ അന്ധക്കരണദ്വാരാ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ബുദ്ധി എന്ന് പറയുന്ന ഉപാധി ഉള്ളപ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ബുദ്ധിയിലൂടെ അത് സംഭവിക്കത്തുള്ളൂ. സമാധി പര്യന്തമുള്ള എല്ലാ അനുഭവങ്ങളും ബുദ്ധിയെ ആശ്രയിച്ചേ സംഭവിക്കും. തത്വം എന്താണ്, പരമാർത്ഥം എന്താണ്, അത് എപ്പോഴും ഈ തരത്തിലുള്ള അനുഭവത്തിന് അതീതമായി എന്നാൽ സ്വയം അപരോക്ഷമായി അത് പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് അത് ജ്ഞാത അജ്ഞാതത്തിനും അപ്പുറമെന്ന് പറഞ്ഞത്. അതാണ് അതിന്റെ വാസ്തവ സ്വരൂപം. ആ വാസ്തവ സ്വരൂപത്തിൽ നിന്നാണ്, ആ പരമാർത്ഥ സ്വരൂപത്തിൽ നിന്നാണ് ഈ ജാഗ്രതത്തിലേക്ക് വന്നിട്ട് ആ പുരുഷൻ ബുദ്ധി എന്ന് പറയുന്ന ഒരു ഉപാധിയെ സ്വീകരിച്ച് സർവ അനുഗ്രാഹകനായി സർവകർണങ്ങളെയും ചൈതന്യം കൊടുത്തുകൊണ്ട് ആ സർവകർണങ്ങളിലൂടെയും ജഗത്തിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം തന്നെ തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ട് അഹമഹം അങ്ങനെ നിലനിൽക്കുന്നത് പുരുഷാത്മാനുഗ്രാഹക കർണാനാമിത്യുക്തം. ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചാണ്, ഇതിന്റെ തന്നെ താല്പര്യത്തെ ഇവിടെ വിശദീകരിക്കുന്നു. ആത്മന്യേവം പ്രബുദ്ധ്യസ്മിൻ ജ്യോതിഷി ദ്വന്ദ്വനാശത സർവസൈവ ആത്മയാഥാത്മ്യാത് ആത്മാപുരുഷ ഉച്യതേ. ഇവിടെ ഭാഷകാരൻ പറഞ്ഞിരുന്നു, ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ടാണ് വാർത്തകാരൻ എപ്പോഴും പറയുന്നത്. ആത്മന്യേവം പ്രബുദ്ധ്യസ്മിൻ ജ്യോതിഷി, ഇവിടെ ഭാഷകാരൻ പറയുന്ന എന്താണ് അതിന്റെ ആ സ്വരൂപത്തെക്കുറിച്ച്. ആത്മ എന്താണ്, തന്റെ ആത്മാവ് എന്താണ്, തന്റെ സ്വരൂപം എന്താണ്, ആത്മാ എന്താണ് തന്റെ സ്വരൂപം എന്ന് പറയുമ്പോ എന്ന് നമ്മളെ ബോധിപ്പിക്കുമ്പോ എന്താ സംഭവിക്കുന്ന അവിടെ, തന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാകും. എന്താ ആ സ്വരൂപം എന്ന് പറയുന്നത്? തന്റെ ഈ ബോധത്തെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല, ഈ ബോധത്തെ ആശ്രയിക്കാതെ നിൽക്കുന്ന സ്വരൂപത്തിന് തന്റെ ബോധത്തെ ആശ്രയിക്കേണ്ട കാര്യമുണ്ട്. കാരണം തന്റെ ബോധം എന്ന് പറയുന്നത് എന്താണ്, മുമ്പ് പറഞ്ഞതുപോലെ ബുദ്ധി എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ പ്രകാശിക്കുന്നതാണ്, ആ തത്വം പ്രകാശിക്കുന്നതാണ്. അതുകൊണ്ട് ആ തത്വത്തിന് ഈ ബോധത്തെ ആശ്രയിക്കേണ്ട കാര്യമുണ്ട്. തത്വത്തിന് ഒരിക്കലും സാക്ഷാത്കാരത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ആ തത്വത്തിന്റെ നിലയിൽ ഈ സാക്ഷാത്കാരം എന്ന് പറയുന്നതും ഒരു ഭ്രാന്തിയാണ്. എന്തുകൊണ്ട്? തത്വം നിരപേക്ഷമാണ്, അത് സ്വയം തന്നെ സാക്ഷാത്കാര സ്വരൂപമാണ്, അതിന് മറ്റൊരു സാക്ഷാത്കാരത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഈ ഇതിൻ്റെ എല്ലാം പ്രയോജനം എന്താണ്? ഈ മനനത്തിൻ്റെ പ്രയോജനം എന്താണ്? പരമാർത്ഥമായിരിക്കുന്നത്, തൻ്റെ തന്നെ പരമാർത്ഥമായിരിക്കുന്ന എന്താണ്, അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ പരമാർത്ഥത്തെക്കുറിച്ച് ഭാഷ്യകാരൻ വിശദീകരിച്ചത് ശ്രോതാവിന് ആ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് വാർത്തകാരൻ പറയുന്നത്. ആത്മന്യേവം പ്രബുദ്ധ്യസ്മിൻ ജ്യോതിഷി, ആത്മനി ജ്യോതിഷി അസ്മിൻ ആത്മൻ ജ്യോതിഷി പ്രബുദ്ധേ. ഇതിലൂടെ ഈ ഇത്തരത്തിലൊരു ബോധം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ ആചാര്യൻ അല്ലെങ്കിൽ ശ്രുതി ബോധിപ്പിക്കുന്നത്, അതിലൂടെ ഒരു ബോധം ഉണ്ടാകുമ്പോൾ അതാണ് ഇവിടെ വിശേഷമായി സംഭവിക്കുന്നത്. സ്വസ്വരൂപത്തിൽ വിശേഷമായി ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് സ്വയം അറിവായി പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിലാർക്കും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനറിയാനോ അറിയിക്കാനോ ഒന്നും വേണ്ടി വരുന്നില്ല. പക്ഷേ എന്നിരിക്കലും ഈ പ്രബോധനം ഇതിന്റെ ഫലം എന്താണ്? ശ്രോതാവിലൊരു ബോധം ഉണ്ടാകുന്നു, ഇതാണ് എന്റെ സ്വരൂപം, ഞാൻ ഇങ്ങനെയാണ് എന്ന് തന്നെ കുറിച്ചൊരു ബോധം ഉണ്ടാകും. അങ്ങനെയൊരു ബോധം എന്ത് ചെയ്യുന്നു? ധ്വാന്തനാശത. അതുവരെ അതിനെ സംബന്ധിച്ചുണ്ടായിരുന്ന അറിവില്ലായ്മ നശിച്ചു. അത് പ്രത്യക്ഷസിദ്ധമായ കാര്യമാണ്. മറ്റൊരാൾ തന്നെ ബോധിപ്പിക്കുമ്പോൾ നീ ഇന്നതാണ്, നിന്റെ തത്വം ഇന്നതാണ്, നിന്റെ പരമാർത്ഥം ഇന്നതാണെന്ന് ബോധിപ്പിക്കുമ്പോൾ അതുവരെ അതിനെക്കുറിച്ച് ബോധം ഉണ്ടായിരുന്നില്ല. അതുവരെ ഉണ്ടായിരുന്ന എന്താണ്? ബോധമില്ലായ്മ. അത് പോയി, ബോധമില്ലായ്മയുടെ സ്ഥാനത്ത് ബോധമുണ്ടായി. നമ്മൾ പറയുന്നു അറിവുണ്ടായി. എങ്ങനെയാണ്? മറ്റു വിഷയങ്ങളെ അറിയുമ്പോൾ. അതുവരെ ഉണ്ടായിരുന്ന അറിവില്ലായ്മ നശിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ബോധനത്തിന്റെ ഫലമായി, ബോധനം എന്ന് പറഞ്ഞാൽ ബോധിപ്പിക്കൽ, അതിന്റെ ഫലമായി ആ ബോധമുണ്ടാകുമ്പോൾ, തന്നെക്കുറിച്ചുള്ള ബോധമുണ്ടാകുമ്പോൾ, സർവസീവ ആത്മയാഥാത്മ്യാ പറയും. അപ്പൊ സർവവും, അങ്ങനെ ഒരു ബോധമുണ്ടാകുന്നവനെ സംബന്ധിച്ച് സർവം എന്തായി? ആത്മയാഥാത്മ്യ സ്വരൂപ സത്യമാണ്. ആത്മാന്ന് വെച്ചാൽ സ്വരൂപം, യാഥാത്മ്യം എന്ന് വെച്ചാൽ സത്യം. സർവവും സ്വസ്വരൂപമായ സത്യമാണ് സർവവും. അത് ബോധത്തിന്റെ ഫലത്തെ പറയുകയാണ്. ഏതൊരു ബോധം കൊണ്ടാണോ ബോധമില്ലായ്മ നശിക്കുന്നത്, ഏതൊരു സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ടാണോ ബോധമില്ലായ്മ നശിക്കുന്നത്, ഇല്ലാതാകുന്നത്, അവിടെ സർവസൈവ സർവവും. ഇവിടെ ഈ അന്ധകരണദ്വാര മനസ്സിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ മുമ്പിൽ സർവമുള്ളത്. താനും അന്യനും ഉള്ളപ്പോഴാണ് സർവമുള്ളത്. പലതുണ്ടെങ്കിലേ സർവം എന്ന് പറയാൻ പറ്റും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല് എന്ന് എണ്ണിയിട്ടാണ് നമ്മൾ സർവത്തെയും ഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ആത്മയാഥാത്മ്യ സ്വരൂപ സത്യം, തന്റെ സ്വരൂപമായിരിക്കുന്ന പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുമ്പോൾ എന്താണ്? ആ സ്വരൂപ സത്യം തന്നെയാണ് പുരുഷൻ, സർവവും, സർവസീവ. അതുവരെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവവും സ്വരൂപ സത്യമായി തീരുന്നു. എന്നുവെച്ചാൽ സ്വരൂപ സത്യമായി അറിയുന്നു എന്നർത്ഥം, സ്വരൂപമായ സത്യമായി അറിയുന്നു. അതിനെ തന്നെ പല ഭാഷയിൽ പറയുന്നത് തന്നിൽ നിന്ന് അന്യമല്ലാതെ അറിയുന്നു, അല്ലെങ്കിൽ സർവത്തെയും താനായി അറിയുന്നു. ഇങ്ങനെ ഒരു അറിവുണ്ടാകുന്നു എന്ന്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? കാരണം പുരുഷന് പൂർണ്ണൻ എന്ന് പറഞ്ഞു. അപ്പൊ പുരുഷൻ എന്ന് പറയുന്നത് പറഞ്ഞല്ലോ പരിച്ഛിന്നൻ എന്നാണ് നമ്മുടെ ധാരണ. ഞാൻ പുരുഷനാണ്, അല്ലെങ്കിൽ എന്റെ ഉള്ളിലിരിക്കുന്ന പുരുഷനാണ്. ചിലടത്ത് പറയും ഈ പുരുഷൻ എന്ന് പറയുന്നത് അങ്കുഷ്ഠ മാത്ര വലിപ്പമുള്ളവനാണ്, പെരുവരാണ്ട വലിപ്പമുള്ളവനാണ്, ഇങ്ങനെയൊക്കെ പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ പുരുഷനെ കുറിച്ചുണ്ടാകുന്ന, തന്നെക്കുറിച്ചുണ്ടാകുന്ന പരിച്ഛിന്നമായ ജ്ഞാനമാണ്. താനെന്ന് പറഞ്ഞാലും എന്ത് ബോധം ഉണ്ടാകുന്നു? ഞാൻ പരിച്ഛിന്നമായ ബോധം ഉണ്ടാകുന്നു. അല്ലാതെ താൻ സർവവ്യാപിയാണ്, സർവാത്മാവാണ്, പരമാർത്ഥമാണെന്നുള്ള ബോധമൊന്നും ആർക്കും ഉണ്ടാകത്തില്ല. ഞാനെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ ഒരു പരിച്ഛിന്ന ഭാവം വന്നു. ഈ ശരീരത്തിലും ഈ കർണങ്ങളിലും ഈ മനസ്സിലും എല്ലാം ഒതുങ്ങിപ്പോകുന്ന ഒരു ഭാവം. അപ്പൊ അതിനെ പുരുഷൻ എന്ന് സാധാരണ അതിനെ ഞാൻ ബോധിപ്പിക്കുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞ പുരുഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണനാണ്. അപ്പോൾ പുരുഷൻ പൂർണ്ണനാണെന്ന് എങ്ങനെ ധരിക്കണം? പുരുഷന്റെ യാഥാർത്ഥ്യത്തെ ഗ്രഹിച്ചിട്ട്. അതെന്താണ്? അതാണ് ആത്മയാഥാത്മ്യം സ്വരൂപ സത്യം. പുരുഷൻ സ്വരൂപ സത്യമാണ് എന്ന് ധരിക്കുന്നു. ആ സ്വരൂപ സത്യം എന്ന് പറയുന്നത് തന്നിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒന്നല്ല. പിന്നെയോ അത് സർവാധാരമായിരിക്കുന്നതാണ്, അത് സർവവുമായിരിക്കുന്നതാണ്. ആ ബോധത്തിലാണ് മനസ്സിലാകുന്നത്, ഈ ഒരു അറിവിലാണ് മനസ്സിലാകുന്നത് പുരുഷൻ പൂർണ്ണനാണ്, സർവവ്യാപിയാണ്, സർവസീവ ആത്മയാഥാത്മ്യ. അപ്പോൾ സർവവും എന്താണ് ഇവിടെ സർവവുമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിന് സ്വരൂപ സത്യമായി ഗ്രഹിക്കുമ്പോൾ അതാണ് ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത്. പുരുഷ ഉച്ചതി, അങ്ങനെയാണ് പുരുഷൻ പൂർണ്ണൻ എന്നും സർവവ്യാപി എന്നും പറയുന്നത്. അപ്പോൾ ശരീരം കൊണ്ട് താൻ പരിച്ഛിന്നനായിരിക്കുന്നെങ്കിലും സ്വസ്വരൂപമായ സത്യം എന്നുള്ള നിലയ്ക്ക് താൻ പൂർണ്ണനായിരിക്കുന്നു, സർവവ്യാപിയായിരിക്കുന്നു. അപ്പോൾ സർവവും പുരുഷനായി, പുരുഷനിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല. അപ്പോൾ സർവത്തിൻ്റെയും സ്വരൂപമായി പുരുഷൻ എന്നാണ് സ്വരൂപസത്യം. ശരി, സർവത്തിൻ്റെയും സ്വരൂപമായിരിക്കുമ്പോൾ ആ സ്വരൂപവും സർവവും രണ്ടുപേരും ഇല്ല. ഒന്നിൻ്റെ സ്വരൂപം മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഒന്നിൻ്റെ സ്വരൂപത്തിൽ നിന്ന് ഒന്നിന് അന്യമാകാൻ പറ്റത്തില്ല. സർവത്തിൻ്റെയും സ്വരൂപം എന്ന് പറയുമ്പോൾ ആ സ്വരൂപത്തിൽ നിന്ന് അന്യമായൊരു സർവം കാണത്തില്ല. അഗ്നിയുടെ സ്വരൂപം പ്രകാശം, അതൊന്നും വേറിട്ടൊരു അഗ്നിയില്ല. അഗ്നിയുടെ സ്വരൂപം ഉഷ്ണം, അതിൽ നിന്ന് വേറിട്ടൊരു അഗ്നിയില്ല. അപ്പൊ സർവത്തിൻ്റെയും സ്വരൂപ സത്യത്തിൽ നിന്ന് വേറിട്ടൊരു സർവമില്ല. അതാണ് അദ്വൈതം. അങ്ങനെയാണ് ഇവിടെ സർവവ്യാപി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സർവവ്യാപി എന്ന് പറയുന്നത് എന്താണോ, ഈ സർവവ്യാപിത്വത്തെ നമ്മൾ എങ്ങനെ ഈ പുരുഷന്റെ അറിവ്, ആ പുരുഷന്റെ അറിവിൽ നിന്നാണ് ഒരുവനുണ്ടാകുന്ന ഈ ബോധം. അപ്പോൾ പുരുഷനെ കുറിച്ചുള്ള യഥാർത്ഥമായ അറിവിൽ നിന്ന് ഒരുവന് ഇത്തരത്തിലൊരു ബോധം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. പുരുഷൻ സർവവ്യാപിയാണ്, അത് സ്വയം പ്രകാശിക്കുന്നവനാണ്. അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അങ്ങനെയാണ്. അറിഞ്ഞതുകൊണ്ടോ അറിയാതിരുന്നതുകൊണ്ടോ വിശേഷമൊന്നുമില്ല, ഇത് സ്വയം പ്രകാശിക്കുന്നു. സുഷുപ്തിയിൽ ഇത് സ്വയം പ്രകാശിക്കുന്നു. അറിഞ്ഞിട്ടോ അറിയാതിരുന്നിട്ടോ അവിടെ വിശേഷമൊന്നുമില്ല. തൻ്റെ അറിവോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ ആ സ്വയം പ്രകാശത്തെ ബാധിക്കുന്നില്ല, അതിനെ നിലനിർത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ജാഗ്രതത്തിൽ അതറിയുന്നു, അത് സ്വയം പ്രകാശിക്കുന്നവനാണ് എന്നറിയുന്നു. അപ്പോൾ ഈ ജാഗ്രതത്തിലെ അറിവിൽ നിന്നാണ് അത് മനസ്സിലാക്കുന്നത്, സുഷുപ്തിയിൽ അത് സ്വയം പ്രകാശിച്ചിരുന്നു. ആ സ്വയം പ്രകാശിച്ചത് തന്നെയാണ് ഇവിടെ ജാഗ്രതത്തിലും നിലനിൽക്കുന്നത്, അത് തന്നെയാണ് സ്വപ്നത്തിലും നിലനിൽക്കുന്നത്. അടുത്ത സ്വപ്നത്തെക്കുറിച്ചും പറയും. സർവത്ര സ്വയം പ്രകാശിക്കുന്ന ഇതാണ്. ഇതെങ്ങനെ സ്വയം പ്രകാശിക്കുന്നുണ്ടായോ? ഇല്ല, അതിനെക്കുറിച്ച് അറിയണം. സ്വയം പ്രകാശിക്കുന്നുകൊണ്ട് മാത്രമായി. അപ്പോൾ ആ അറിവിൻ്റെ ഫലത്തെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് അങ്ങനെ അറിയുമ്പോൾ എങ്ങനെ അറിയുന്നു? പുരുഷനെ സർവവ്യാപിയായി അറിയുന്നു, ആത്മ സത്യമായി പുരുഷനെ അറിയുന്നു. ഈ അറിവിനാണ് ഇവിടെ പ്രാധാന്യം. എന്തുകൊണ്ട്? ആദ്യം പറഞ്ഞത് ധ്വാന്തനാശത, അവിടെ ധ്വാന്തനാശം സംഭവിക്കുന്നു, അറിവില്ലായ്മ നശിക്കുന്നു. ഈ അറിവുകൊണ്ട് സംഭവിക്കുന്ന അതാണ് അറിവില്ലായ്മ. അതുവരെ ഉണ്ടായിരുന്ന അറിവില്ലായ്മ നശിച്ചു, തന്നെ സർവാത്മാവായി ഗ്രഹിക്കുന്നു. ആ അറിവിൻ്റെ സ്വരൂപവും ആ അറിവിൻ്റെ ഫലവും രണ്ടുമാണ് ഇവിടെ പറയുന്നത്. ആത്മാജ്ഞാന സമുച്ഛയത്വ തജ്ജസ്യ നഹി വസ്തുനഃ പ്രത്യഗ്രൂപാത് പൃഥഗ്രൂപം സംഭാവ്യം കേനചിത് ക്വചിത്. ആത്മാജ്ഞാന സമുച്ഛയത്വ, അപ്പോൾ ഈ ബോധം കൊണ്ട് സംഭവിക്കുന്നത് ആത്മാജ്ഞാനമാണ്. തന്നെക്കുറിച്ചുണ്ടായിരുന്ന പരിച്ഛിന്നമായ ബോധമാണ് നശിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? അത് സ്വരൂപ സത്യമാണ്, സർവവും ഇതാണ്, സർവത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നത് തൻ്റെ സ്വരൂപം തന്നെ. ഈ ബോധം കൊണ്ട് മുമ്പുണ്ടായിരുന്ന പരിച്ഛിന്നമായ ബോധങ്ങളെല്ലാം പോയി, അജ്ഞാനം നശിച്ചു, വിപരീത ജ്ഞാനവും നശിച്ചു. അജ്ഞാനം എന്നുള്ളതുകൊണ്ട് രണ്ടും നീളുന്നു. തന്നെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ നശിച്ചു, തന്നെ സംബന്ധിച്ചുള്ള വിപരീത ജ്ഞാനങ്ങളും നശിച്ചു, രണ്ടും നശിച്ചു. അതാണ് ആത്മാജ്ഞാന സമുച്ഛിത്തവും. തന്നെ കുറിച്ചുള്ള സ്വരൂപത്തെ കുറിച്ചുള്ള അജ്ഞാനം നശിച്ചപ്പോ തജ്ജസ്യനഹി വസ്തുനഹ, അജ്ഞാനം കൊണ്ടുണ്ടായ വസ്തുക്കൾ. ഭക്ഷ്യകാരൻ ഇവിടെ ബുദ്ധിയിൽ തുടങ്ങിയാണ് ചിന്തിക്കുന്നത്, പാർത്ഥികാരൻ ഇവിടെയല്ല, അജ്ഞാനത്തിൽ നിന്ന് തുടങ്ങി. കാരണം അതാണ് മുഖ്യം, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു. അത് തന്നെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ്. താൻ എന്തുകൊണ്ട് തന്നെ പരിച്ഛിന്നനായി അറിയുന്നു, ഇവിടെ പറയുന്ന സ്വരൂപ സത്യം എന്നൊന്നും എന്തുകൊണ്ട് അറിയുന്നില്ല, അറിവില്ലായ്മ കൊണ്ട് തന്നെ. മറ്റൊരു കാരണം കൂടെ പറയാനില്ല, അറിയുന്നില്ല എന്ന് വെച്ചാൽ അറിവില്ലായ്മ. അതിൽ പിന്നെ ചോദ്യമില്ല, നീ എന്തുകൊണ്ട് അറിയുന്നില്ല എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ തന്നെയുണ്ട് ഉത്തരം, അറിയുന്നില്ല അത് തന്നെ, അറിവില്ലായ്മ തന്നെ. അത് പിന്നെ ചോദ്യം ചോദിക്കാൻ സാധ്യമല്ല, അറിവില്ലായ്മ ചോദ്യമില്ല, ചോദ്യം ഉന്നയിക്കാൻ കഴിയില്ല. അപ്പൊ സ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ, അതിനെ തുടർന്നാണ് ബാക്കി ഇതെല്ലാം സംഭവിക്കുന്നത്. ബുദ്ധിയും മനസ്സും കർണങ്ങളും ശരീരവും പ്രപഞ്ചമെല്ലാം ആ അറിവില്ലായ്മയെ തുടർന്നാണ് ഇങ്ങനെ നാനാത്വത്തിൽ അനുഭവപ്പെടുന്നത്. അതാണ് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രത, ജാഗ്രത ഇതെല്ലാം അനുഭവപ്പെടുന്നു. സുഷുപ്തിയിൽ എന്താ ഉണ്ടായിരുന്നത്? ഒരു സംശയം വേണ്ട, അറിവില്ലായ്മ എന്നാണ്. സുഷുപ്തിയിൽ അറിവില്ലായ്മ ഉണ്ടോ? അത് ഇവിടെ ഈ ഉണ്ടായിരുന്ന ഈ അറിവ്, ഇതിന്റെ ഇല്ലായ്മ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഈ ഉണ്ടായിരിക്കുന്ന ഈ അറിവ് നാനാത്വ ബോധം, അതില്ല അവിടെ. എന്തുകൊണ്ട് അവിടെ ഇല്ല? അവിടെ കേവലമായ ജ്യോതിസ് മാത്രം. ഇവിടെ രണ്ടാമതൊരു അറിവിന് യാതൊരു സ്ഥാനവുമില്ല. അപ്പൊ പറയാമല്ലോ, അറിവില്ലായ്മയിൽ നിന്നാണ് വന്നത് ഇതെല്ലാം. ഈ അർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തെറ്റിദ്ധാരണ വരും. അല്ല, സുഷുപ്തിയിൽ അവിടെ അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നു, മേശ പോലെ കസേര പോലെ പൊട്ടിമുളയ്ക്കുന്ന ഒരു സാധനം വരുന്നു, അതിന് ഇതെല്ലാം ഇങ്ങനെ പൊട്ടിമുളച്ചു വന്നു. അങ്ങനെയല്ല, ഈ ബോധം ഇതില്ലാതിരുന്ന സ്ഥാനം, അതാണ് അറിവില്ലായ്മ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മുതലേ തുടങ്ങണം. പിന്നെ അവിടെ ഇത് പ്രകടമായി, ഈ ബോധം പ്രകടമായി, അത് നമ്മുടെ അനുഭവമല്ലേ? ഇതൊന്നും അറിയാതിരുന്നിട്ടല്ലേ നമ്മൾ വീണ്ടും ഈ അറിവിലേക്ക് വരുന്നത്. ശരി, അവിടെ ആ അറിവില്ലായ്മ അതെന്തായിരുന്നു? അവിടെ അത് സ്വയം ജ്യോതിസായിരുന്നു, സ്വയം പ്രകാശസ്വരൂപമായിരുന്നു. അവിടെ നിന്ന് ഇതെല്ലാം ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് പിന്നിലേക്ക് ചിന്തിക്കുന്നു, ആ സുഷുപ്തിയിലേക്ക്. അപ്പോൾ ഒന്നേ പറയാൻ കഴിയുന്നുള്ളു, എന്താണോ ഇവിടുത്തെ ഈ ബോധം, ഈ അറിവ് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു, അവിടെ അജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് ഈ തരത്തിൽ മനസ്സിലാകുന്നു. ഇവിടെ ഇത് വന്നു. അപ്പോൾ അവിടെ മുതൽ തുടങ്ങണ്ടേ? ആ സ്വയം ജ്യോതിസിൽ നിന്ന് വേണ്ടേ ഇതെല്ലാം പ്രകടമാകാം? അതുകൊണ്ടാണ് ഭാഷകാരനൂടെ അജ്ഞാനത്തിൽ നിന്ന് തുടങ്ങുന്നത്, അറിവില്ലായ്മയിൽ നിന്ന് തുടങ്ങുന്നു. അറിവില്ലായ്മയിൽ നിന്നാണ് ഈ അറിവ് വരുന്നത്. പക്ഷെ അറിവില്ലായ്മയിൽ നിന്നെങ്ങനെ അറിവ് വരും? ശൂന്യത്തിൽ നിന്നെങ്ങനെ ഇതെല്ലാം ഉണ്ടാകും? അതുകൊണ്ട് പറഞ്ഞു ആ അറിവില്ലായ്മ അത് ആ സ്വയം ജ്യോതിസിന്റെ സ്വരൂപമായിരുന്നു. സ്വയം ജ്യോതിസിൽ നിന്ന് അന്യമായി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതിനെ അറിവില്ലായ്മ എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പലതും ഉണ്ട്. ഇത് നശിക്കുമ്പോൾ പിന്നെ ശേഷിക്കുന്ന എന്തായിരിക്കും? ആ സ്വയം ജ്യോതിസായ ആ പ്രകാശം മാത്രം. അതാണ് ആത്മാജ്ഞാന സമുച്ഛയത്വം. ഇത് നശിച്ചു കഴിഞ്ഞാൽ ഈ അജ്ഞാനം നശിക്കുകയോ? അപ്പോൾ ഇവിടെ വാസ്തവത്തിലൊന്നും ഉണ്ടാകാനും നശിക്കാനും ഒന്നുമില്ല. ഇവിടെ ബോധവും ബോധമില്ലായ്മയും രണ്ടുമാണ്, രണ്ടിനെ ആശ്രയിച്ചാണ് പറയുന്നത്. ബോധമുണ്ടായാൽ നേരത്തെ പറഞ്ഞ സ്വരൂപ സത്യം എന്നുള്ള ബോധമുണ്ടായിക്കഴിഞ്ഞാൽ ബോധമില്ലായ്മ പോയി, അത്രേ ഉള്ളൂ. വെളിച്ചം വന്നു ഇരുട്ട് പോകുന്നു. അവിടെ പോകാനും വരാനുമായിട്ട് ഇരുട്ടെന്ന് പറയുന്ന ഒരു വസ്തുവില്ല. വെളിച്ചം വരുന്നു, വെളിച്ചത്തിന്റെ ഇല്ലായ്മ പിന്നെ അവിടെ ഇല്ല, അത്രയുള്ളൂ. പ്രത്യേകിച്ചൊന്ന് വരികയോ പ്രത്യേകിച്ചൊന്ന് പോവുകയോ ചെയ്തിരുന്നു. അതുപോലെ ഇവിടെ ആത്മാജ്ഞാന സമുച്ചിത്തവും ഈ ജ്ഞാനം സ്വരൂപ സത്യത്തെക്കുറിച്ചുള്ള ഈ ബോധത്തിൽ ഈ അറിവില്ലായ്മ മാറിയാൽ, അപ്പോൾ ഇവിടെ പറയുന്ന അറിവിനെ കുറിച്ചാണ്. എന്താണ് തജ്ജസ്യ നഹി വസ്തുനഹ പ്രത്യേക രൂപ പൃഥക് രൂപം. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടായോ, എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ പറഞ്ഞല്ലോ. ആദ്യ സൂക്ഷ്മമായ ബുദ്ധി, പിന്നെ മനസ്സ്, പിന്നെ കർണങ്ങൾ, പിന്നെ ശരീരം, പിന്നെ പ്രപഞ്ചം, ഇങ്ങനെയൊക്കെ ദീർഘമായി വർണ്ണിച്ച അനുഭവങ്ങൾ ഇതെല്ലാം. ഇതാണ് വസ്തു എന്ന് പറയുന്നു. തജ്ജസ്യ വസ്തുനഹ, ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത്? ആ സ്വരൂപ ജ്യോതിസിൽ നിന്നാണ് വന്നത്. പരമാർത്ഥ ജ്യോതിസിൽ നിന്നാണ് ഇതെല്ലാം ഇങ്ങനെ പ്രകടമായി ഇതൊക്കെ അനുഭവപ്പെടുന്നത്. ഒരു കാരണം വേണമെന്ന്. ആ തുര്യനിൽ നിന്നാണ് ഇത്. അവിടെ പറഞ്ഞു എന്താണ്, ആ തുര്യന്റെ സ്പന്ദനം പോലെ ഇതെല്ലാം അനുഭവപ്പെടുന്നു. ആത്മനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ, ആത്മനിഷ്ഠമായി ഇവിടെ ഒരു കാര്യകാരണ ബന്ധത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതാണ് സമാധാനം. എന്തുകൊണ്ട്? ഇതാണ് അനുഭവം. അനുഭവത്തെ സമാധാനമായി സ്വീകരിക്കാൻ പറ്റും. അല്ല, ആരാന്റെ അഭിപ്രായത്തെ ആരാന്റെ വ്യക്തിയെ സ്വീകരിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. പറയുന്നു ഒരു ബുദ്ധിമാൻ കണ്ടുപിടിച്ച കാര്യമാണത്. ഇതിന്റെ കാരണം ഇന്നതാണ്, അങ്ങനെ മറ്റൊരു ബുദ്ധിമാനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും സ്വയം ബുദ്ധിമാന്മാരാണ്, ബുദ്ധിയുള്ളവരാണ്. ബുദ്ധിമാനെന്ന് വെച്ചാൽ എന്താണ്? ബുദ്ധിയുള്ളവൻ, വിവേകമുള്ളവനാണ്. സ്വന്തം വിവേകത്തിൽ ഇത് മനസ്സിലാക്കാൻ തീരുമാനിക്കാം. ഇതെവിടെ നിന്നാണ് വരുന്നത്, ഇതെങ്ങനെ നിലനിൽക്കുന്നു, എങ്ങനെ നശിക്കുന്നു. അപ്പോ തജ്ജസ്യ വസ്തുനഹ, തന്നിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് സർവവും. എന്നുവെച്ചാൽ ഈ തുര്യനിൽ നിന്ന് തന്നെ. താനെന്ന് പറയുമ്പോൾ അഹന്തി ഉദ്ദേശിച്ചല്ല പറയുന്നു. എന്ന് പറഞ്ഞാൽ സർവാധാരമായിരിക്കുന്ന ആ പരമാർത്ഥ സത്യം, ആ പരമാർത്ഥ സത്യത്തിന്റെ ഒരു സ്ഫുരണമായി താനിപ്പോൾ നിൽക്കുന്നു. അഹം അഹം എന്ന് അത് സ്ഫുരിക്കുന്നു. ആ സ്ഫുരണത്തെയാണ് താൻ എന്ന് താനിപ്പോൾ ഗ്രഹിക്കുന്നത്. അപ്പോൾ ആ പരമാർത്ഥ സത്യത്തിൽ നിന്നും വസ്തുനഹ എപ്പോ ആത്മാജ്ഞാന സമുച്ചിത്തോ, ഈ തന്നെക്കുറിച്ചുള്ള ആ ബോധമില്ലായ്മ ഇല്ലാതായ ഇതിൽ നിന്നുണ്ടായ സർവവും. കാരണം അങ്ങനെ പറയാൻ കാരണമുണ്ട്. മുമ്പ് പറഞ്ഞു എന്താണ്, സർവസൈവ ആത്മയാഥാത്മ്യ, സർവവും ആത്മയാഥാത്മ്യമാണ്, സ്വരൂപ സത്യമാണെന്ന് പറഞ്ഞു. അതിനവിടെ വിശദീകരിക്കുകയാണ് വീണ്ടും. ഈ സർവവും എങ്ങനെ സ്വരൂപ സത്യമാവും എന്നുള്ളത്, സർവവും ഇതിൽ നിന്ന് തന്നെ പ്രകടമായതാണ്. സ്വരൂപ സത്യത്തിൽ നിന്ന് തന്നെ പ്രകടമായതാണ് സർവവും. എന്റെ അഹന്തയിൽ നിന്ന് പ്രകടമായി എന്ന് പറയുന്നിടത്താണ് കൂടെ, ഞാനിതിനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നിടത്താണ് വിവരക്കേട്. ഇതല്ല പറയുന്നത്, മറിച്ച് എന്താണ്, ആ സ്വരൂപ സത്യത്തിൽ നിന്ന് പ്രകടമായ സർവവും പ്രത്യഗ്രൂപാ പൃഥഗ്രൂപം നഹി, ഇതിനൊന്നിനും തന്നെ എന്താണ്, ആ പ്രത്യഗ്രൂപത്തിൽ നിന്നും. പ്രത്യഗ്രൂപം എന്ന് പറയുന്നത് എന്താണ്, മുമ്പ് പറഞ്ഞ ആത്മയാഥാത്മ്യം, സ്വരൂപമായിരിക്കുന്ന സത്യം, ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആ സത്യത്തിൽ നിന്ന് പൃഥഗ്രൂപം നഹി, വേറിട്ടൊരു രൂപമില്ല. ഇതാണ് ബോധത്തിന്റെ ഫലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് തന്നെയാണ് ബോധം, രണ്ടു തരത്തിലും പറ, ബോധത്തിന്റെ ഫലവും ബോധവും ഒന്നാണ്, രണ്ടും രണ്ടല്ല. ഇങ്ങനെ ശ്രുതി പ്രത്യേക രൂപത്തെ ബോധിപ്പിക്കുമ്പോൾ ആ ബോധം ഉണ്ടാകുന്ന ഒരു വന, ആ ബോധം എങ്ങനെയായിരിക്കും, അവന്റെ അറിവ് എങ്ങനെയാണ്? പ്രത്യേക രൂപാ പൃഥക് നാസ്തി, തന്റെ തന്നെ സ്വരൂപം പരമാർത്ഥ സ്വരൂപത്തിൽ നിന്ന് അന്യമായില്ല. എന്തില്ല? ഈ അജ്ഞാനത്തിൽ നിന്നും ഉണ്ടായ കാര്യങ്ങൾ, അജ്ഞാനത്തിൽ നിന്നും പ്രകടമായ കാര്യങ്ങൾ അല്ലേ. അത് നമുക്ക് മനസ്സിലായല്ലോ, അജ്ഞാനത്തിൽ നിന്നാണ് ഇതെല്ലാം പ്രകടമായത്. ആ സ്വയം ജ്യോതിസിൽ നിന്നാണ് ഇതെല്ലാം പ്രകടമായത്. അപ്പോൾ ആ സ്വയം ജ്യോതിസിൽ നിന്ന് ആണിതെല്ലാം പ്രകടമായത് എന്ന് ബോധിക്കുന്ന ഒരുവന് സർവവും ആ ജ്യോതിസിൽ നിന്ന് അന്യമല്ല, വേറെയില്ല. ഇത്തരത്തിലൊരു ബോധം ഉണ്ടാകുന്നു. ഇതാണ് ആ ബോധം. ആ ബോധത്തിന്റെ സ്വരൂപം ഇതാണ്. ഇതാണ് സ്വരൂപബോധം എന്ന് പറയുന്നത്, പരമാർത്ഥ ബോധം എന്ന് പറയുന്നു. ഈ പരമാർത്ഥ ബോധം കൊണ്ട് ആ ജ്ഞാനം നശിച്ചു. ഇത് ഒരുമിച്ച് സംഭവിക്കുന്നു. ഇങ്ങനെ ഒരു പരമാർത്ഥ ബോധത്തിൽ അജ്ഞാനം നിലനിൽക്കുന്നുണ്ട്. ആത്മാജ്ഞാന സമുച്ചിത്തോ തജ്ജസ്യ നഹി വസ്തുനഃ പ്രത്യഗ്രൂപാത് പൃഥഗ്രൂപ സംഭാവ്യം കേനചിത് ക്വചിത്. പിന്നെ ഒരു ഭേദത്തെ കാണുക, പിന്നെ ഒരു ദ്വൈതത്തെ അംഗീകരിക്കുക, ബുദ്ധി കൊണ്ട് അംഗീകരിക്കുക, സമർത്ഥിക്കുക. അങ്ങനെ ഒന്ന് ആരാലും സാധ്യമല്ല, ഒരവസ്ഥയിലും സാധ്യമല്ല. ക്വചിത് എന്ന് പറയും. അത് ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ സമാധിയിലോ മൂർച്ഛയിലോ ഈ ജീവന്റെ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ. പിന്നെ ഒരു പൃഥഗ്രൂപം അങ്ങനെ ഒന്നില്ല എന്ന് സർവത്തെയും സംബന്ധിച്ച് അവൻ ബോധിക്കുന്നു. ഈ ബോധത്തെയാണ് പരമാർത്ഥ ബോധം എന്ന് പറയുന്നത്, പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം. ആ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം ആ പരമാർത്ഥത്തിൽ നിന്ന് അന്യമല്ല. അത് ആ പരമാർത്ഥത്തിൻ്റെ തന്നെ വാസ്തവത്തിലുള്ള സ്ഫുരണമാണ്. അതാണ് ഇവിടെ ഈ വ്യാഖ്യാനത്തിൽ എന്താണ് ആ ബോധത്തിന്റെ വിശേഷത പറയുകയാണ്. തത്വം എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ഇന്നതാണ് തത്വം, അത് പുരുഷനാണ്, സർവവ്യാപിയാണ്. ശരി, ആ തത്വത്തെ നമ്മളെ ബോധിപ്പിക്കുമ്പോൾ ശ്രോതാവിനെന്താ സംഭവിക്കുന്നത്? ആ തത്വത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു. താൻ സർവവ്യാപിയായ പുരുഷനാണെന്ന് ബോധിക്കുന്നു. ആ ബോധത്തിന്റെ വിശേഷത എന്താണെന്ന് പറയും. ആ ബോധത്തിൽ അവന് ആ ബോധമുള്ള ഒരുവന് തന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. പ്രത്യഗ്രൂപ പൃഥഗ്രൂപൻ നാസ്തി. പ്രത്യേക രൂപത്തിൽ നിന്ന് പൃഥക്കായ ഒരു ബോധമില്ല. അതങ്ങനെ അങ്ങനെ ഒരു ബോധം സംഭവിക്കാമോ, അതിന് കാര്യകാരണ സഹിതമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. ആ അജ്ഞാനം അവിടെ നിന്ന് ഈ ജ്ഞാനം ഉണ്ടായി. ആ ജ്ഞാനത്തിൽ ഈ ഭേദബുദ്ധിയുണ്ട്. വീണ്ടും എന്താണ് ആ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ആ സ്വരൂപ ബോധത്തിൽ പിന്നെ ഭേദബുദ്ധിക്ക് സ്ഥാനമില്ല. അതാണ് അതിൻ്റെ താല്പര്യം. അത് വീണ്ടും ഉദാഹരണത്തിലൂടെ സമർത്ഥിക്കുന്നു. സർഗജ്ഞാന സമുച്ചിത്തോ നിതജ്ഞസ്യ അന്യതസൃജ സൃജഹ രൂപ സംഭാവ്യത ഏവമേവ ആത്മസ്വരൂപത. ബോധത്തിന്റെ സവിശേഷതയെക്കുറിച്ച് പറയുന്നു. ഈ തത്വത്തെക്കുറിച്ചുള്ള ശ്രവണത്തിൽ ഒരുവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ബോധം, അതിൻ്റെ വിശേഷത ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. അങ്ങനെ സർഗജ്ഞാന സമുച്ചിത്തവും പൂമാല, അത് പലതവണ ആവർത്തിച്ചിട്ടുള്ള ഉദാഹരണമാണ്, പൂമാലയുടെ ഉദാഹരണം. അതിന്റെ അജ്ഞാനം കൊണ്ട് പൂമാലയാണെന്ന് അറിയാത്തത് കൊണ്ട് എന്താണ് രൂപം സംഭാവ്യത അഹ്യാദേഹി. ആ പൂമാലയെ അഹി സർപ്പമാണെന്ന് ധരിക്കാം. മനോഹരമായ ഒരു പൂമാലയെ സർപ്പവും ധരിക്കാം. അപ്പോ സച്ചിദാനന്ദയാണ് ഇവിടെ പൂമാല എന്ന് പറഞ്ഞിരിക്കുന്നു. സച്ചിദാനന്ദമായിരിക്കുന്ന പ്രത്യേക സ്വരൂപം, അത് സച്ചിദാനന്ദമായോണ്ട് അതിന് പൂമാലയോട് ഉപമിച്ചാണ്. അത് സ്വസ്വരൂപമാണ്. പക്ഷെ ആ സ്വരൂപത്തെ വളരെ ഭീഷണമായ സർപ്പമായി ധരിച്ചുപോയി. അതിൻ്റെ നിലവിളിക്കുന്ന സംസാരം ഇത് ബന്ധിപ്പിക്കുന്നതാണ്, ഇതിൽ നിന്ന് മോചനം വേണം, ഇപ്പം മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ടി യത്നിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാര്യം എന്താണ്? സച്ചിദാനന്ദത്തെ സർപ്പമായി ധരിച്ചാണ്. പരമാർത്ഥത്തെ മറ്റൊന്നായി ധരിച്ചതാണ്. എന്താണ് ആ പരമാർത്ഥ വസ്തുസ്വരൂപം തന്നെ, അല്ലാതെ മറ്റൊന്നുണ്ട്. താൻ തന്നെയാണ് ഇവിടെ പരമാർത്ഥ വസ്തുവായിരിക്കുന്നത്, താൻ തന്നെയാണ് ഇവിടെ പൂമാലയായിരിക്കുന്നത്. അതിൽ വേറെ പല ധാരണകളും വന്നു. കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ ആരോപങ്ങൾ തന്നെ വന്നു. അതിനെ തുടർന്ന് വരുന്ന സർവ്വ അഹന്ത മമത തുടങ്ങി എന്തൊക്കെ അനുഭവിക്കുന്നു. നാമരൂപ പ്രപഞ്ചം ഉൾപ്പെടെ ഉള്ളതല്ല ആ സച്ചിദാനന്ദ സ്വരൂപനായ തുര്യനിൽ പ്രകടമായി. ഇതെല്ലാം പ്രകടമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം ബോധിക്കുന്നു, ഇതെല്ലാം ബോധത്തിലാണ് പ്രകടമാകുന്നത്, അറിവായിട്ടാണ് ഇതെല്ലാം പ്രകടമാകുന്നത്, നാനാരൂപത്തിലുള്ള അറിവായി. അങ്ങനെ സൃജ ആ സച്ചിദാനന്ദ സ്വരൂപമായ പൂമാലയിൽ സർപ്പം പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ സ്വസ്വരൂപത്തിൽ ഇത് പ്രത്യക്ഷപ്പെട്ടു. എന്തുകൊണ്ട് ഇത് പ്രത്യക്ഷപ്പെട്ടു പറയും? ഒന്നേ പറയുള്ളൂ, സർഗജ്ഞാന, സർഗജ്ഞാനം കൊണ്ട്. ശരി, ഇത് പ്രത്യക്ഷമാകുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. എന്താ പിടികിട്ടുന്നത്? ഈ ജാഗ്രതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ജാഗ്രതയിൽ നിന്ന് ചിന്തിച്ചു നോക്കുക, എന്ത് പിടികിട്ടും? ഒന്നേ പറയാൻ കഴിയും, ഒന്നും അറിഞ്ഞില്ല എന്നേ പറയാൻ കഴിയുന്നുള്ളൂ, ഒന്നും അറിഞ്ഞില്ല. എന്തുകൊണ്ടാ? ഈ അറിവ് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ഏകനായ കേവലനായ താൻ, സ്വയം ജ്യോതിസായ താൻ, മറ്റൊന്നും അവിടെ അറിഞ്ഞില്ല. അപ്പോ ആ പൂമാലയുടെ അറിവില്ലായ്മ കൊണ്ട്, സച്ചിദാനന്ദമായ തന്റെ സ്വരൂപത്തിന്റെ അറിവില്ലായ്മ. അതങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞു, കാര്യത്തിന് മുമ്പിൽ കാരണം വേണം. ഇതിങ്ങനെ പ്രകടമാകണമെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് വേണം. മുമ്പിൽ എന്താ ഉണ്ടായിരുന്നത്? ഇതൊന്നും ഇങ്ങനെ പ്രകടമായില്ല, അത് തന്നെ. മറ്റൊന്നും കാരണമായി പറയാനില്ല. ഒരു സുഷുപ്തി, എല്ലാം അവിടെ അവസാനിക്കുന്നു. പിന്നെ ഒരു ജാഗ്രത്, വീണ്ടും ഒരു സുഷുപ്തി. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ അവിടെ സുഷുപ്തിയിലൊന്നും ചിന്തിക്കാൻ വയ്യ, ജാഗ്രതയിൽ നിന്നും ചിന്തിക്കുന്നു. അപ്പോൾ ജാഗ്രതനെ കാര്യമായി എടുക്കുന്നു. പിന്നെ ഇതിന്റെ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഇതിനു മുമ്പുണ്ടായിരുന്ന സുഷുപ്തിയാണ്, അവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, അറിവില്ലായ്മ. അതാണ് പറയുന്ന അറിവില്ലായ്മ. ഈ അറിവോടെ ഉണ്ടായിരുന്നില്ല, ഇതിന്റെ എല്ലാം ഒരു ശൂന്യത, അതാണ് ശേഷിച്ചിരുന്നത്. അവിടെ എന്തൊക്കെയാ നടന്നു എന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അവിടെ അനുഭവമോ സ്മൃതിയോ യാതൊന്നുമില്ല. ഉപസർഗജ്ഞാനം അതാണ്. ആ അറിവില്ലായ്മയിൽ നിന്ന് സമുച്ചയത്തോ ഇതെല്ലാം പ്രകടമായി. ആ തുര്യനിൽ നിന്ന് ഇതെല്ലാം സ്പന്ദിച്ചുയർന്നു. അവിടെ അതിസൂക്ഷ്മമായ അഹന്തയിൽ തുടങ്ങി ശരീരാദി പ്രപഞ്ചത്തെല്ലാം അനുഭവിക്കാൻ തുടങ്ങി. എല്ലാം ശ്രേഷ്ഠമായി അനുഭവിക്കുന്നു. അതിനു മുമ്പ് ഈ സൃഷ്ടിയും ഇതിനെ സൃഷ്ടിച്ചവനും എല്ലാം ഒന്നായിരുന്നു അവിടെ. പക്ഷെ ഇവിടെ ജാഗ്രതയിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്നു. സർഗജ്ഞാന സമുച്ചയത്തോ തജ്ജന്യസ്യ അന്യതഃ സൃജ. അപ്പോ തജ്ജന്യമായ എല്ലാം അവിടെ നിന്നുണ്ടായി വന്ന ഇതെല്ലാം, ആ തുര്യനിൽ നിന്നും ഉണ്ടായി വന്നിരിക്കുന്ന ഇതെല്ലാം, അതിൽ നിന്ന് എങ്ങനെ വേറെയാകും? അതാ ചോദിക്കും. അതിൽ നിന്ന് വേറെയാകാൻ പറ്റുമോ? അതൊരിക്കലും വേറെയാകാൻ കഴിയില്ല. തജ്ജസ്യ അതിൽ നിന്നുണ്ടായത്, അത് സൃജ അന്യത രൂപം സംഭാവ്യതേ. അത് ആ മാലയിൽ നിന്ന് അന്യമായൊരു രൂപം അതിന് കൽപ്പിക്കാൻ കഴിയില്ല. അഹ്യാദേഹേ, അവിടെ പലതും ഉണ്ടാകാം. മാലയിൽ നിന്ന് സർപ്പം തന്നെ ഉണ്ടാവണമെന്നില്ല. മാലയെ കണ്ടിട്ട് കയറാണെന്ന് ധരിക്കാം, സർപ്പമാണെന്ന് ധരിക്കാം, എന്തെങ്കിലുമൊക്കെ ധരിക്കാം. മനസ്സിലെന്തൊക്കെയാ ഉള്ളത് അതെല്ലാം ധരിക്കാം. അങ്ങനെ അഹ്യാദി എന്തവിടെ കൽപ്പിച്ചാലും ശരി, അതൊന്നും തന്നെ എന്താണ് ആ മാലയിൽ നിന്ന് അന്യമല്ല. ഇതാണ് ആ ബോധത്തിന്റെ സവിശേഷത. ഇങ്ങനെയൊരു ബോധം, അതാണ് ശ്രോതാവിന് തത്വത്തിന്റെ ശ്രവണം കൊണ്ട് ഉണ്ടാകുന്നത്, ശബ്ദശ്രവണം കൊണ്ടുണ്ടാകുന്ന ഈ ഒരു ബോധമാണ്. ശബ്ദത്തെ ശ്രവിക്കുന്നു, ഉള്ളിൽ ബോധം സ്ഫുരിക്കുന്നു. എന്താണ് ആ മാലയിൽ നിന്ന് എന്തൊക്കെയാണോ പ്രകടമായത് അതൊന്നും മാലയിൽ നിന്ന് അന്യമല്ല. അതുപോലെ സ്വസ്വരൂപമായ ജ്യോതിസിൽ നിന്ന്, സ്വരൂപ സത്യത്തിൽ നിന്ന് എന്തൊക്കെ ഇവിടെ പ്രകടമായോ, എന്തൊക്കെ ഇവിടെ അനുഭവ വിഷയമായിരിക്കുന്നു, ഒന്നും ആ സ്വരൂപ സത്യത്തിൽ നിന്നും അന്യമല്ല. ഇതാണ് ബോധം. അഖ്യാതി ആത്മസ്വരൂപത. എങ്ങനെയാണോ ദൃഷ്ടാന്തത്തിൽ സംഭവിച്ചത്, മാലയിൽ നിന്നുണ്ടായ സർപ്പവും മറ്റും മാല തന്നെ എന്ന് ബോധ്യം വരുന്നത്, അപ്പം അവിടെ ഇത് സംഭവിക്കുന്ന ആദ്യം മാല കാണുന്നില്ല എന്നേ. ഇവിടെ അങ്ങനെയുണ്ട്, ഇവിടെ ആദ്യം ആ സ്വരൂപത്തെ കാണുന്നില്ല, അതവിടെ ഉണ്ടായിരുന്നു പക്ഷെ അറിഞ്ഞില്ല, അവിടെ അറിയാൻ കഴിഞ്ഞില്ല. പിന്നെ എന്തു പറയുന്നു, അവിടെ ശൂന്യം, ഒന്നും അറിഞ്ഞില്ല, സുഖം ഒന്നും അറിഞ്ഞില്ല. ഇവിടെ അതുപോലെ തന്നെ മാല അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല, മാലയാണെന്നോ കയറാണെന്നോ ഒന്നും അറിഞ്ഞില്ല. പെട്ടെന്ന് അവിടെ പ്രകടമാകുന്ന എന്താണ്, സർപ്പം. അതുപോലെ ഇവിടെയും പെട്ടെന്ന് പ്രകടമാകുന്ന എന്താണ്, ഈ ജാഗ്രത്തിൽ ഇവിടെ പ്രകടമാകുന്നത് അഹം സ്ഫുരണത്തിൽ തുടങ്ങി വരുന്ന ഇതെല്ലാം അനുഭവേദ്യമാകുന്നു, എല്ലാ വിഷയങ്ങളും പ്രകടമാകുന്നു. അങ്ങനെ പ്രകടമാകുന്നത് ആത്മസ്വരൂപത, ഈ സ്വരൂപത്തിൽ നിന്ന് അന്യമല്ല എന്നൊരു ബോധം. അതിനാണ് ഇവിടെ ആത്മബോധം, സ്വരൂപബോധം എന്ന് പറയുന്നത്. അവിടെ അതിനെങ്ങനെയാണ് പിന്നെ ഭേദ ബുദ്ധി നിലനിൽക്കുന്നത്? ഭേദബുദ്ധി നിലനിൽക്കുന്നില്ല. കാരണേ വാപി തദഭാവേ അഥവാ അന്യതഃ പ്രതി മാത്രയാകാത്മ്യാരൂപം സംഭാവ്യതേ അണ്ണുപി. അതുകൊണ്ട് ഈ ബോധത്തിൽ ഒരാൾക്കുണ്ടാകുന്ന നിശ്ചയം എന്താണ്, മുമ്പ് പറഞ്ഞ ആ യാഥാത്മ്യം, ആത്മയാഥാത്മ്യം, സ്വരൂപസത്യം, ആ സ്വരൂപസത്യത്തിൽ നിന്ന് ഇവിടെ ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ അനുഭവത്തെ, ഈ ബോധത്തെ ഇവിടെ വിട്ടിട്ട് വേറെടുത്തും പോയി പിടിക്കാനൊക്കത്തില്ല. സുഷുപ്തിയിൽ പോയി ഈ ബോധത്തെ ഉണ്ടാക്കാൻ പറ്റൂ, പറ്റത്തില്ല. അവിടെ എല്ലാം നശിച്ചുപോയി. സ്വപ്നത്തിൽ പോയി പറ്റൂ, ഇല്ല. ഇതിവിടെയാണ്, ഈ ജാഗ്രതത്തിലാണ്. സമാധി പോയാലുണ്ടോ? അതിവിടെ ഇത് നഷ്ടപ്പെട്ടാലേ അവിടെ പോകാൻ കഴിയൂ. അപ്പൊ ഈ ബോധം എന്ന് പറയുന്നത് ഈ ജാഗ്രതത്തിലേ ഉള്ളൂ, ഈ ഉണർവിലേ ഉള്ളൂ ഈ ബോധം എന്ന് പറയുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട്? ഈ ബോധത്തിന്റെ ഉപായങ്ങൾ ഈ ഉണർവിലേ ഉള്ളു, ഗുരു ഈ ഉണർവിലേ ഉള്ളു, ശാസ്ത്രം ഈ ഉണർവിലേ ഉള്ളു, ഉപദേശം ഈ ഉണർവിലേ ഉള്ളു. അപ്പോ ഇത് എന്താണോ, ഈ ജാഗ്രതത്തിലെ ബോധമാണ്. പക്ഷെ മറ്റ് ജാഗ്രത് ബോധങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? മറ്റ് ബോധങ്ങളെല്ലാം ഈ ജാഗ്രതത്തിൽ ഈ ഭേദത്തെ ആണ് ബോധിപ്പിക്കുന്നത്. ഈ ബോധം എന്ത് ചെയ്യുന്നു? ജാഗ്രതത്തിൽ അജ്ഞാനത്തെ നിഷേധിക്കുന്നു, ഭേദത്തെ നിഷേധിക്കുന്നു. മറ്റ് ബോധങ്ങളെല്ലാം അജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് ഇതിനെ കേവലം ജാഗ്രത് ബോധം എന്ന് പറഞ്ഞാൽ പോരാ. അതുകൊണ്ടാണ് ഈ ബോധത്തെ മഹാജാഗ്രത് എന്ന് മറ്റും പറയുന്നു. ജാഗ്രതത്തിൽ തന്നെയുള്ള ഒരു ജാഗ്രത്. ഏതൊരു അജ്ഞാനത്തിന്റെ സഹായത്താലാണോ ഈ ജാഗ്രത് ബോധം ഇപ്പോൾ നിലനിൽക്കുന്നത്, അജ്ഞാനത്തെ തന്നെ ഇല്ലാതാക്കുന്ന ബോധം ജാഗ്രത്തിൽ, എന്നാൽ അത് ജാഗ്രതത്തിൽ സംഭവിക്കുന്നതുമാണ്. അങ്ങനെയുള്ള ഒരു ബോധം, ആ ബോധം എന്താണ് അതിന്റെ സവിശേഷത? പറയുന്നു, എന്ന കാര്യേ കാരണേ വാപി തദഭാവേ അഥവാ അന്യത. ഒരിടത്തും പ്രത്യേക മാത്ര ഏക യാഥാത്മ്യാ രൂപം, പ്രത്യേക മാത്ര യാഥാത്മ്യം, സ്വരൂപ സത്യത്തിൽ നിന്ന് അന്യമായി. എന്താണ് ഒരിടത്തും? കാരണത്തിൽ, കാര്യത്തിൽ, അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലാത്തടത്ത്, അല്ലെങ്കിൽ അതിന് രണ്ടിനും അപ്പുറം ഒരു സ്ഥലത്ത്, ഒരു തരത്തിലുള്ള ഭേദത്തെ അന്യത്വത്തെ ഇവിടെ ഈ ബോധം അംഗീകരിക്കുന്നില്ല. ഇവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ എന്ത് വരുന്നു? കാര്യമുണ്ട്, കാരണമുണ്ട്. കാര്യം കാരണമെന്ന് ചിന്തിക്കുമ്പോൾ ഭേദം വന്നു. കാരണം വേറെ, കാര്യം വേറെ, രണ്ടും ഒന്നാകാറില്ല. പിതാവ് വേറെ, പുത്രം വേറെ, രണ്ടും ഒന്നാകാറില്ല. അപ്പോൾ കാര്യകാരണ ബുദ്ധി, ഈ ഭേദബുദ്ധി അതാണ് കാര്യം കാരണം എന്ന് പറയുന്ന രണ്ടെണ്ണത്തിന് ആദ്യം തീരുമാനിക്കുന്നു. എന്നുവെച്ചാൽ ഭേദത്തെ തീരുമാനിക്കുന്നു, തീരുമാനിച്ചിട്ട് കാരണത്തെ അന്വേഷിക്കുന്നു. അതാണ് സാധന ചെയ്യുന്നത്. ഈ കാര്യത്തിന്റെ കാരണം എന്താണ്? അപ്പോൾ കാര്യകാരണ ബദ്ധമായി ചിന്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കാര്യത്തിന്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ, ആദ്യം ഭേദബുദ്ധി അംഗീകരിക്കുന്നു. ഇവിടെ എന്താണ്? അഭേദബുദ്ധിയാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഭേദബുദ്ധിയല്ല, ഭേദബുദ്ധി എന്ന് പറഞ്ഞാൽ സർവഭേദങ്ങളെയും നിഷേധിക്കുന്ന ബോധമാണ്. അല്ലെങ്കിൽ സർവഭേദങ്ങൾക്കും കാരണമായിരിക്കുന്ന അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന ബോധമാണ്. ഈ ബോധത്തിൽ പിന്നെ ഇവിടെ കാര്യകാരണ ചിന്ത. ഈ ബോധമുള്ളവന് ഇതിന്റെ കാര്യം എന്താ, ഇത് എന്തിന്റെ കാര്യമാണ്, ഇതിന്റെ കാരണം എന്താണ്, അങ്ങനെയുള്ള ഭേദബുദ്ധി അവിടെ നഷ്ടപ്പെടുന്നു. കാര്യമോ കാരണമോ അല്ലെങ്കിൽ കാര്യകാരണങ്ങൾക്ക് അപ്പുറമൊന്നും അങ്ങനെ ചിന്തിക്കുന്നു. കാര്യവും കാരണവും അല്ലാത്ത ഒന്നും, ഇത് മൂന്നിൽ നിന്നും വേറിട്ടൊന്നും, ഈ 4 കോടികളിലും ചിന്തിക്കാൻ ഒന്നുമില്ല. എന്നുവെച്ചാൽ ഒരു തരത്തിലുള്ള ഭേദവും അവിടെ ഇല്ല എന്നാണ്. പ്രത്യേക മാത്രിക യാഥാത്മ്യം അന്യത്വരൂപം അണ്ണുകി ദേശം പോലും അവിടെ ഭേദത്തെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ കാരണം എന്താണ്, ഇതെന്തിന്റെ കാര്യമാണ്, ഈ കാര്യകാരണങ്ങൾക്ക് അപ്പുറം എന്തെങ്കിലും ഒന്നുണ്ടോ, അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ, ഇത്തരത്തിലുള്ള ഭേദത്തെ ആശ്രയിച്ചുള്ള ഒരു തരത്തിലുള്ള ബോധത്തെയും അവിടെ അംഗീകരിക്കേണ്ടി വരുന്നില്ല. മറിച്ച് പൂർണമായ ഭേദനാശമാണ്. പിന്നെന്താണ് അയാളെ സംബന്ധിച്ച് പ്രത്യേക മാത്ര ഏക യാഥാത്മ്യം? അയാളെ സംബന്ധിച്ചിട്ട് സ്വസ്വരൂപം അതാണ് പരമാർത്ഥം, അതിനൊന്നും അന്യമായി മറ്റൊന്നില്ല. അണ്ണൂപി ദേശം പോലുമില്ല എന്നർത്ഥം. അവ്യാപൃത അനനുഗത പ്രത്യേക മാത്ര അവശേഷത പൂർണത്വാ പുരുഷോ ജ്യോതിർ ആത്മീയോ അമിതീയത. ഇവിടെ എന്തിനാണ് ബോധിപ്പിക്കുന്നത്? ആരെ ബോധിപ്പിക്കുന്നു? എങ്ങനെ ബോധിപ്പിക്കുന്നു? ശ്രുതി പറയുന്നു പുരുഷൻ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചു. അതാണ് ഇത്രയും ചർച്ചയ്ക്ക് വഴിവെച്ചത്. പുരുഷ ശബ്ദം തെറ്റിദ്ധാരണകളെ ഉണ്ടാക്കുന്നതാണ്. പരിച്ഛിന്നനായ ഒരു വ്യക്തി താൻ എന്നുള്ള ഒരു ബോധത്തെ ഉണ്ടാക്കും. അപ്പൊ അത് അങ്ങനെ വരാൻ പാടില്ല എന്ന് പറയുന്നു. അവ്യാവൃത്തമാണ്, അതിന് ഒരു തരത്തിലുള്ള ഭേദവുമില്ല ഈ പുരുഷനൻ എന്ന് വെച്ചാൽ. ഇവിടെ പുരുഷന് നീ ആത്മാവാണെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ കേൾക്കുന്നു ധരിക്കും ഞാൻ ആത്മാവാണ്, അന്യനോ? ഞാൻ ആത്മാവാണ്, താൻ ജ്ഞാനിയാണ്, ഞാൻ മുക്തനാണ്, അന്യനോ? ബദ്ധൻ. അതുകൊണ്ട് അവനെ ഉപദേശിക്കണം, അവനെ ഉപദേശിച്ച് ബോധമുണ്ടാകണം. അപ്പോ മുക്തനായ ഞാനും ബദ്ധനായ അന്യനും, മുക്തൻ ബദ്ധന ഉപദേശിക്കുന്നു, ഞാൻ ഗുരുവായി, അന്യൻ ശിഷ്യനായി. ഇത്തരം ഭേദങ്ങളെല്ലാം ഈ ആത്മ യാഥാത്മ്യത്തിൽ നിലനിൽക്കുന്നാണോ കരുതുന്നത്? ഇല്ല എന്നാണ്. ബദ്ധൻ മുക്തൻ ഇത്തരത്തിലുള്ള ചിന്തകളൊന്നുമില്ല. ഗുരു ശിഷ്യൻ ഇത്തരത്തിലുള്ള ചിന്തകളൊന്നുമില്ല. ഇതെല്ലാം എന്താണ്? ഈ ഭേദത്തെ അംഗീകരിക്കുന്ന മനസ്സിന്റെ കൽപ്പനകളാണ്. തത്വത്തിൽ ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നും തന്നെ ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. അവ്യാവൃത്തം, വ്യാവൃത്തി, ഭേദം എന്നാണ്. അത് അങ്ങനെ ഒന്നുമില്ല. ഒരു തരത്തിലുള്ള ഭേദത്തെ ഇവിടെ അംഗീകരിക്കുന്നില്ല. പുരുഷൻ എന്ന് പറയുമ്പോൾ ഏകസ്വരൂപം, പുരുഷൻ ഏകരസനാണ്, ഏക സ്വഭാവത്തോടുകൂടിയവനാണ്, ഏക സ്വരൂപത്തോടുകൂടിയതാണ്. അതാണ് പരമാർത്ഥ ബോധം എന്ന് പറയുന്നത്. ആ പരമാർത്ഥ ബോധത്തിൽ മറ്റൊന്നിനെ കൂടി അംഗീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടാമതൊന്നിനെ കൂടി പരമാർത്ഥ ബോധത്തിൽ അംഗീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഈ ഭേദങ്ങളെല്ലാം നിലനിൽക്കുന്ന എവിടെ? അത് ഈ വ്യവഹാരത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത്. കായിക മാനസിക വാചിക വ്യവഹാരത്തിൽ ഈ ഭേദങ്ങളെല്ലാം നിലനിൽക്കുന്നു. ഇവിടെ പറയുന്ന എന്തിനെ കുറിച്ചാണ്? പരമാർത്ഥത്തെ കുറിച്ചാണ്. അപ്പോൾ ആ പരമാർത്ഥ ബോധം ഈ ഭേദത്തെ, ഇത് വെറും വ്യാവഹാരികമാണ്, തുച്ഛമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഇതിനെ ഒരു തരത്തിൽ അംഗീകരിക്കുന്നില്ല. രണ്ടും കൂടെ അംഗീകരിച്ചുകൊണ്ട് പോകുന്നതല്ല ഇത്. വ്യാവഹാരികമായ ഭേദത്തെയും പാരമാർത്ഥികമായ സത്യത്തെയും രണ്ടിനെയും ഈ ബോധം അംഗീകരിക്കുന്നില്ല. ഇതിനെ വ്യാവഹാരികമെന്ന് പറയുന്ന എന്തിനു വേണ്ടി? അംഗീകരിക്കാൻ വേണ്ടിയല്ല, നിഷേധിക്കാൻ വേണ്ടി. ഇത് വ്യാവഹാരികം മാത്രമാണ്, അതുകൊണ്ട് ഇതിന് നിലനിൽപ്പില്ല. ഈ ഭേദത്തെ അവിടെ നിഷേധിക്കുന്നു. പരമാർത്ഥ ബോധത്തിൽ ഒരു തരത്തിലുള്ള ഭേദത്തെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇതെന്താണ്? അവ്യാവൃത്തമാണ്, അനനുഗതമാണ് എന്ന ഈ പ്രത്യക്ഷ രൂപം. തുടർച്ച എന്ന് പറയുന്നത് ഭേദമുള്ളിടത്തേ ഉള്ളൂ. ഭേദമില്ലെങ്കിൽ തുടർച്ച എങ്ങനെ വരും? തുടർച്ചയെന്ന് പറയുന്നതാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നതാണ് അനുഗതി. അതിനാണ് നമ്മൾ തുടർച്ചയെന്ന് പറയുന്നത്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നു, അതിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നു, തുടർച്ച. അപ്പോ അങ്ങനെ ഭേദമില്ലാത്തടത്ത് തുടർച്ചയില്ല. ഏകസ്വരൂപം എന്താണ്? സ്വസ്വരൂപം. നമ്മൾ സാധാരണ പറയാറുണ്ട് ആത്മാവ്. അത് വാക്കുകളുടെ പരിമിതി കൊണ്ട് നമുക്കങ്ങനെയൊക്കെ പറയേണ്ടി വരും. ആത്മാവ് ഓരോ ശരീരത്തിലും അനുഗതമായിരിക്കുന്നു, തുടർന്നിരിക്കുന്നു എന്ന്. ഓരോ ശരീരത്തിലും അങ്ങനെ തുടർന്നിരിക്കുന്നതിന് വേണ്ടി, ആത്മാവിനങ്ങനെ നിലനിൽക്കുന്നതിന് വേണ്ടി, ആത്മാവിൽ നിന്നും ഭിന്നമായൊരു ശരീരമുണ്ടോ? ഇല്ല. പരമാർത്ഥത്തെ എങ്ങനെ ബോധിപ്പിക്കുന്നത്? ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, ഭിന്നമായി ശരീരവുമില്ല. പിന്നെ ഇങ്ങനെ ഓരോ ശരീരത്തിലും ആത്മാവിരിക്കും. ആത്മാവെന്താ? ഭേദത്തെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത്? അതോ അത് ഭേദത്തെ നിരാകരിക്കുന്നതാണ്? പരമാർത്ഥം ബോധം ഒന്നിനോടും ഒരു മിഥ്യാധാരണകളോടും അത് സന്ധി ചെയ്യുന്ന ഒന്നല്ല ഒരു തരത്തിലും. മറിച്ച് അതിനെല്ലാം നിഷേധിക്കുക. അതാണ് തത്വദർശി. അയാൾ എപ്പോഴും നിരപേക്ഷനായി തന്നെ ഇരിക്കും. അതാണ് തത്വദർശിയുടെ നിസ്സംഗത എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഗുണവും. അങ്ങനെ നിസ്സംഗനായി നിരപേക്ഷനായി നിലനിൽക്കണമെങ്കിൽ ഈ ബോധം വേണം. ഒരു തരത്തിലുള്ള ഭേദത്തെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നു. അവിടെയുള്ളൂ മോക്ഷം, അവിടെയുള്ളൂ സ്വാതന്ത്ര്യം. അതാണ് ആന്തരികമായി വരുന്ന സ്വാതന്ത്ര്യം. എന്തുകൊണ്ട്? ഈ തത്വം അവ്യാവൃത്തവും അനനുഗതവുമാണ്. പ്രത്യേക മാത്ര അതിന് ഇത്രയേ പറയാൻ പറ്റും. എന്താണ് അത്? സർവസ്വരൂപമായിരിക്കുന്നു. പ്രത്യേക മാത്ര അവശേഷത. അതുകൊണ്ട് അതിനെ പറയുന്നു പൂർണ്ണം എന്ന് പറയുന്നു. ആ പൂർണ്ണമാണ് തന്റെ സ്വരൂപം എന്നൊരു ബോധം ഉണ്ടാകുന്നു. അതുകൊണ്ട് അവനെ പറയുന്നു പുരുഷൻ, അല്ലാതെ പരിച്ഛിന്നൻ എന്നുള്ള അർത്ഥത്തിലല്ല. അതെന്താണ്? ജ്യോതിർ. അതാണ് ജ്യോതിസ്സായിരിക്കുന്നത്, പ്രകാശമായിരിക്കുന്നത്. അറിവായിരിക്കുന്നത്, ജ്യോതിസായി പ്രകാശിക്കുന്നത്, സർവത്ര ഏകരൂപത്തിൽ പ്രകാശിക്കുന്നത്, അല്ലെങ്കിൽ സർവവുമായി പ്രകാശിക്കുന്നത്, അല്ലെങ്കിൽ സർവത്തിൻ്റെ സ്വരൂപമായി പ്രകാശിക്കുന്നത്, അല്ലെങ്കിൽ സർവത്തിനോടും അനന്യമായി പ്രകാശിക്കുന്നത്. ഏത് ഭാഷയിലും പറയാം. ഒരു ഭാഷയും അതിനെ പൂർണ്ണമായി പ്രകാശിപ്പിക്കുന്നതിന് ശേഷിയുള്ളതല്ല. അങ്ങനെയുള്ള അജ്യോതിഷി ആത്മാ. ആത്മാ എന്ന് ആവർത്തിച്ച് എന്തുകൊണ്ടാണ് പറയുന്നത്? ആ ശ്രോതാവ് ഈ പറയുന്നതെല്ലാം തന്റെ സ്വരൂപമായി തന്നെ ഗ്രഹിക്കണം. അല്ലാതെ ഒരാത്മാവിനെ കുറിച്ചുകൂടെ പഠിപ്പിക്കുകയല്ല. ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തുവിനെ കുറിച്ച്, ഒരു പദാർത്ഥത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാക്കി തരികയല്ല ചെയ്യുന്നു. അത് സ്വസ്വരൂപമാണ്, ഏക അവിദീയതേ. അങ്ങനെയുള്ള ഒരു ഏകമായ ആ തത്വത്തെ ഏകമായ സ്വസ്വരൂപത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്, അഭിധാനം ചെയ്യുന്നു, പറയുന്നത്. ആര്? ശ്രുതി. ശ്രുതി പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രുതി ശ്രോതാവിനെ ബോധിപ്പിക്കുന്നത്. അതാണ് ആത്മാവിന്റെ ഏകത്വം, അനന്യത്വം. അതുകൊണ്ടാണ് ഇവിടെ പുരുഷനെ പൂർണ്ണൻ എന്ന് പറയുന്നത്. അത് ഒരു കാര്യത്തെ തന്നെ പലതരത്തിൽ നമ്മൾ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു. ഒരു തരത്തിൽ ഒരു പക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനസ്സിലാക്കും. ഒരു രീതി അത് ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ വേറെ രീതിയിൽ അത് പറയും. പൊതുവേ നമ്മൾ പറയും ഇത് കഴിഞ്ഞതിൻ്റെ ആവർത്തനമാണ്. വാസ്തവത്തിൽ ഇതിൽ ആവർത്തനമേ ഇല്ല. സാമാന്യമായി ഇതിനെ ഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇതിനെ നമുക്കിത് ആവർത്തനമെന്ന് തോന്നും. സൂക്ഷ്മമായി ഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത് ഓരോന്നും പുതുമയുള്ളതാണ്. രണ്ടും തമ്മിലെ വ്യത്യാസം പൊതുവെ പറയും അത് പുനരുക്തിയാണെന്ന് പറയും. അത് ബാഹ്യമായി സ്ഥൂലമായി പറയുന്നു, സൂക്ഷ്മമായിട്ട് അങ്ങനെ അല്ല. എന്തുകൊണ്ട്? ഇത് പ്രതിക്ഷണം, ഇത് നമുക്ക് പുതിയ അറിവിനെയാണ് പ്രദാനം ചെയ്യുന്നത് ഈ ചർച്ച എന്ന് പറയും. അല്ലാതെ പഴയ അറിവിനെ പുതുതായി ഉണ്ടാക്കുകയല്ല. അതെന്തുകൊണ്ടാണ്? ഇതിന് ഒരിക്കലും മുമ്പ് പറഞ്ഞിട്ടല്ലോ, പുരാണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പഴയതാണെങ്കിലും പുതുതാണ്. ഇതെപ്പോഴും പുതുതായി തന്നെ ഇരിക്കുന്നതാണ്, പഴകുന്ന സാധനമാണ്. ഈ ബോധത്തിലൊരിക്കലും പഴക്കം വരത്തില്ല. മുമ്പ് പറഞ്ഞ അറിവിനെ പിന്നെ അറിയുക അങ്ങനൊന്നും സംഭവിക്കത്തില്ല. ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? അതിതിൻ്റെ പുതുമയാണ്. അത് അറിഞ്ഞതിനറിയാൻ അറിയുന്ന ഒന്നാണ്. അത് അറിഞ്ഞതിനെ അറിയുന്നതിന് സ്മൃതി എന്ന് പറയും, സ്മരണ. ഇത് സ്മരണയല്ല, ഇത് അനുഭവമാണ്. അങ്ങനെ അപരോക്ഷമായ അനുഭവം. അതുകൊണ്ടിതിൽ സ്ഥൂലമായി ബാഹ്യമായി ആവർത്തനം എന്ന് പറഞ്ഞാലും സൂക്ഷ്മമായി ഇത് ആവർത്തനമല്ല, അവനെയോ ഇത് അപരോക്ഷമായ അനുഭവമാണ്. അതിനെയാണ് ശ്രുതി പ്രകാശിപ്പിക്കുന്നത്. അത് ആ തരത്തിൽ പുരുഷനിവിടെ വ്യാഖ്യാനിച്ചു. അടുത്ത് ആ പുരുഷന്റെ സവിശേഷതകളെ കുറിച്ച് അടുത്ത് പറയുന്നു. യഥാവി ബാഹ്യകരണ അനുഗ്രാഹകാണാം ആദിത്യാദി ജ്യോതിഷാം സദ്ഭവ തഥാപി ആദിത്യാദി ജ്യോതിഷാം പരാർത്ഥത്വം കാര്യകരണ സംഘാതസ്യ അചൈതന്യേന സ്വാർത്ഥ അനുപത്തേ സ്വാർത്ഥ ജ്യോതിഷ ആത്മനോ അനുഗ്രഹാഭാവേ അയം കാര്യകരണ സംഘാതോ എന്ന വ്യവഹാരായ കൽപ്പത്തെ. ഒന്ന് വ്യവഹാരത്തെ നിഷേധിക്കും. നിഷേധിക്കണമെങ്കിൽ അങ്ങനെയൊന്നും വേണ്ടേ, ഉണ്ടായാലല്ലേ നിഷേധിക്കാൻ പറ്റും. മാലയിൽ സർപ്പത്തെ കണ്ടതുകൊണ്ടല്ലേ പറയുന്നത് സർപ്പമല്ല മാലയാണ്. അപ്പോൾ നിഷേധിക്കണമെങ്കിൽ മുമ്പ് കാണണം. അപ്പോൾ വ്യവഹാരത്തെ എന്തുകൊണ്ട് പറയുന്നു അദ്വൈതം? അദ്വൈതമൊന്നും എപ്പോഴും ഇങ്ങനെ നിലവിളിക്കുന്നു എന്തുകൊണ്ട്? ദ്വൈതാനുഭവം ഉള്ളതുകൊണ്ട്. നീതിൻ്റെ ആവശ്യമുണ്ട്. അവിടെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു അദ്വൈതത്തിൽ? അദ്വൈതത്തിൽ ആരും ഒന്നും മിണ്ടിയില്ല. ഗുരുവും ഒന്നും പറഞ്ഞില്ല, ശിഷ്യനൊന്നും കേട്ടതും എവിടെ സുഷുപ്തി? അവിടെ ആരെങ്കിലും പറഞ്ഞോ? ഗുരു ഉണ്ടായിരുന്നു, ശിഷ്യനുണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. ഉപദേശം ഉണ്ടായിരുന്നു, ആരും ഉണ്ടായിരുന്നു ഇല്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? അവിടെ സ്വയം ജ്യോതിസാണ്. അത് ആ സ്വത്വം നഷ്ടപ്പെടാത്ത ആത്മാവാണ് അവിടെ പ്രകാശിക്കുന്നത്. പിന്നെ അവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഇവിടെ ഇതിനെയൊക്കെ നിഷേധിക്കേണ്ടി വരുന്നു. എന്നിട്ട് പറയുന്നു ഇവിടെ ആത്മബോധം വേണം, ഭേദത്തെ എല്ലാം നിരാകരിക്കുന്ന ബോധം വേണം. അപ്പോൾ ഭേദ നിരാകരണം ഇവിടെ സംഭവിക്കുന്നു. ഭേദ നിരാകരണം സംഭവിക്കണമെങ്കിൽ ഭേദം ഇവിടെ വരണം. ഭേദം ഇവിടെ വരണം. ദേവശേഷ സ്വഭാവ എന്നിതിന് പറയാൻ പറ്റും. ആ ദേവന്റെ സ്വഭാവമാണത്. ദേവൻ ഇതുകൊണ്ടൊരു കുലുക്കവുമില്ല. പ്രയാസം ബുദ്ധിമുട്ടൊന്നുമില്ല. ബാക്കിയുള്ളവനാണ് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലേ. കാരണം സ്വയം ജ്യോതിസായിരുന്ന ആ വസ്തു ഇവിടെ വന്നിട്ട് ഈ അഹന്ത മമത ഇങ്ങനെയെല്ലാം വന്നു ഈ വ്യവഹാരത്തിലേക്ക് വരുന്നു. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇതിനെല്ലാം നിഷേധിക്കുന്നു. അദ്വൈതികളുടെ ഭാഷയിൽ പറയും അധ്യാരോപം അപവാദം എന്ന് പറയും. ഈ രണ്ട് സമ്പ്രദായങ്ങൾ, ഇതിലാദ്യം അധ്യാരോപം, ഇതിനെയൊക്കെ അധ്യാരോപം അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, അതാണ് ദേവന്റെ സ്വഭാവം എന്ന് പറയുന്നത്. പക്ഷെ സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാലേ അതിന്റെ നിഷേധം സാധ്യമാവും. സ്വാഭാവികമായി സംഭവിക്കുന്നു, ഈ ജീവന്മാരിലെല്ലാം ഇത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് മനുഷ്യനാകണമെന്നില്ല, മൃഗമാകണമെന്നില്ല, വൃക്ഷലതാദികൾ എന്തായാലും ശരി, ഏത് രൂപത്തിലുള്ള ജീവന്മാരായാലും ശരി, അതിലെല്ലാം സ്വാഭാവികമായി ഇത് സംഭവിക്കുന്നു. ഈ ജാഗ്രത സുഷുപ്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് വിശേഷതയൊന്നുമില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു, ജാഗ്രത അതിനെ തിരിച്ചറിയുന്നു, ഈ വ്യവഹാരത്തെ അവൻ ബോധിക്കുന്നു, അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അങ്ങനെ ബോധിച്ചാലേ അതിനെ നിഷേധിക്കാൻ പറ്റൂ. അങ്ങനെ നിഷേധിച്ചാലേ അവന് ആ പരമാർത്ഥ ബോധം അത് നിലനിൽക്കത്തുള്ളൂ. ആ പരമാർത്ഥ ബോധത്തിലാണ് അവൻ ഇത് തിരിച്ചറിയുന്നത്, സ്വഭാവം മാത്രമാണ്, ഇതിന് വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇതിങ്ങനെ തുടർന്നാലും തുടർന്നില്ലെങ്കിലും വിശേഷതയൊന്നുമില്ല, ഇതിനാണ് മുക്തി എന്ന് പറയുന്നത്. ഈ അനുഭവത്തെ ഇത് ഇതിന് രണ്ടിനും വ്യത്യാസമൊന്നുമില്ല, ഇതെല്ലാം വിട്ട് ഏകനായി വ്യവഹാരശൂന്യനായി നിന്നാലും ശരി, ആ വ്യവഹാരശൂന്യതയെ വിട്ട് ഈ ജാഗ്രതത്തിലേക്ക് വ്യവഹാരത്തോടു കൂടി നിന്നാലും ശരി, ഇതിനൊന്നും വ്യത്യാസമൊന്നുമില്ല, ഇവിടെ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്ന് തിരിച്ചറിയും. തിരിച്ചറിയണമെങ്കിൽ ഇതിന്റെ സ്വഭാവമായ വ്യവഹാരമാണെന്നറിയണം. അതുകൊണ്ട് അവിടെ തുടങ്ങുന്നു, നേരത്തെ പറഞ്ഞില്ലേ, അജ്ഞാനത്തിൽ തുടങ്ങി പിന്നെ ജാഗ്രതത്തിലേക്ക് വന്നു പിന്നെ വീണ്ടും പരമാർത്ഥത്തിലേക്ക് പോകുന്നു. അതുപോലെ ഈ വ്യവഹാരത്തെ ആദ്യം മനസ്സിലാക്കും, അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത്. ബാഹ്യകരണ അനുഗ്രഹകാണാം ആദിത്യാദി ജ്യോതിഷാം, ഇവിടെ കണ്ണു തുറന്ന് കാണുന്നവൻ കാണുന്ന പ്രകാശം ബാഹ്യമായ പ്രകാശങ്ങളാണ്. അതിൽ തന്നെ എന്താണ്, കണ്ണുകൊണ്ട് കണ്ണു തുറന്ന് കാണുന്ന അറിവിനാണ് ഒരു പൂർണ്ണതയുള്ളത്. അന്ധന്റെ അറിവിൽ ഒരിക്കലും അവന് സംതൃപ്തനല്ല, കാരണം അവന്റെ അറിവിൽ ഒരു പൂർണ്ണതയില്ല, കാഴ്ചയില്ല, അപൂർണമായി. അതിൽ മുഖ്യം ഏതിനാണ്, കണ്ണിനാണ്. എന്തുകൊണ്ടാണ് അത് വന്നത്, കാരണം അതിന് സഹായകമായിട്ട് പ്രകാശമുണ്ട്, ബാഹ്യപ്രകാശം പ്രകാശിപ്പിക്കുന്ന ഒന്ന്, രൂപത്തെ പ്രകാശിപ്പിക്കുന്ന ഒന്ന്, അതിന് സമാനതയുണ്ട് അഗ്നിക്ക് എന്നാണ് ഉള്ളിലിരിക്കുന്ന പ്രകാശവുമായിട്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഉദാഹരണമായിട്ട് ഈ അഗ്നിയെ ഉദാഹരണമായിട്ട് എടുക്കുന്നു. രണ്ടിനും പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന ധർമ്മമുണ്ട്, ആ പ്രകാശത്തെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം ദൃഷ്ടിക്കുമുണ്ട്, ചക്ഷുരേന്ദ്രിയത്തിനുമുണ്ട്. അതുകൊണ്ട് വാസ്തവത്തിൽ ഈ വ്യവഹാരം, ഈ ജാഗ്രത വ്യവഹാരം മുഖ്യമായും ആശ്രയിച്ചിരിക്കുന്നത് നാലിന്ദ്രിയങ്ങളും സജീവമാണെങ്കിലും മനസ്സ് സജീവമാണെങ്കിലും മുഖ്യമായും ആശ്രയിച്ചിരിക്കുന്നത് ഈ ചക്ഷുരേന്ദ്രിയം എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട്, അതാണ് ഇവിടെ പ്രകാശത്തിന്റെ പ്രാധാന്യം. അതിനെക്കുറിച്ച് പറയുന്നു, ബാഹ്യകരണ അനുഗ്രഹ കാണാം ആദിത്യാദി ജ്യോതിസാം. ബാഹ്യകരണം എന്ന് പറയുന്നതിനോട് ഉദ്ദേശിക്കുന്നത് ചക്ഷുരേന്ദ്രിയം, അതിനെ സഹായിക്കുന്നതാണ് ആദിത്യേന്ദ്രിയ ജ്യോതിസുകൾ. സദ്ഭാവ അതിന്റെ നിലനിൽപ്പ് ഇവിടെയുണ്ട്. ഈ ജാഗ്രത ഈ അധ്യാരോപത്തിന് അത് വേണം. മുഖ്യമായി ഈ അധ്യാരോപം നടത്തുന്നത് ഈ കണ്ണാണല്ലോ, ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നത്. സദ്ഭവ തഥാപി ആദിത്യാദി ജ്യോതിഷാം യഥാ തഥാ പരാർത്ഥിത്വാ പറയുന്നു. ഈ ജ്യോതിഷം ആദിത്യാദി ജ്യോതിഷം ഇതിനെല്ലാം ഇങ്ങനെ കാണിച്ചു തരുന്നു, ഇതെല്ലാം അനുഭവപ്പെടുത്തി തരുന്നു. എങ്കിലും ഇത് പരാർത്ഥമാണോ? ഉള്ളിലിരിക്കുന്ന ജ്യോതിഷന് വേണ്ടിയാണ് പുറമേ ഈ ജ്യോതിഷ പ്രവർത്തിക്കുന്നത്. അതാണ് പരാർത്ഥം, ആത്മാർത്ഥമാണ്. പല സന്ദർഭങ്ങളിൽ പലതരത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കാര്യകണ്ഠ സംഘാതസ്യ ആ ചൈതന്യേന സ്വാർത്ഥ അനുപത്തേഹി ഇത് സ്വാർത്ഥമല്ല, അത് പ്രവർത്തിക്കുന്നു. അത് അതിനു വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നു. സൂര്യൻ പ്രകാശിക്കുന്നത് സൂര്യന് വേണ്ടിയിട്ടല്ല എന്നർത്ഥം. ഈ വെളിച്ചം പ്രകാശിക്കുന്ന അതിനു വേണ്ടിയിട്ടല്ല. ഈ പ്രകാശം കൊണ്ട് അതിനൊന്നും നേടാനില്ല. പിന്നെന്താണോ, ഈ പ്രകാശത്തെ കണ്ണുകൊണ്ട് കാണുന്നവന് വേണ്ടിയിട്ടാണ്, ആത്മാർത്ഥമാണ്, കാണുന്നവന് വേണ്ടിയിട്ടാണ്. അതാണ് പരാർത്ഥം എന്ന് പറയുന്നത്, സ്വാർത്ഥമല്ല. ഈ കാര്യകരണ സംഘാതം മുഴുവനും പരാർത്ഥമായിരിക്കുന്നു, അന്യാർത്ഥമായിരിക്കുന്നു, ആത്മജ്യോതിസിന് വേണ്ടിയിട്ടാണ്. ആത്മജ്യോതിസിന്റെ മുമ്പിൽ ഇത് ആരോപിതമായതുകൊണ്ട് ഇത് പരാർത്ഥമാണ്. അതാണ് പറഞ്ഞു വരുന്നത്. ആത്മജ്യോതിഷ സ്വാർത്ഥ ജ്യോതിഷ ആത്മനോ അനുഗ്രഹാഭാവേ അയം കാര്യകരണ സംഘാതോ ന വ്യവഹാരായ കൽപ്പതേ. അപ്പൊ സ്വാർത്ഥ ജ്യോതിഷം എന്ന് പറയുന്നതാണ് ആത്മ, തന്റെ ഉള്ളിലിരിക്കുന്നു, മറ്റൊന്നിനും വേണ്ടിയല്ലാതെയുള്ള ജ്യോതിഷ്. ആ ജ്യോതിഷ് അതിനാണ് ഇവിടെ ആത്മാവ് സ്വരൂപം. അതിന്റെ അനുഗ്രഹാഭാവേ, അതിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതിങ്ങനെ പ്രകാശിക്കുന്നത്. അതില്ലെങ്കിൽ ഈ കാര്യകരണ സംഘാതം, ഇത് ഈ പ്രകാശം ഇതെല്ലാം നിഷ്ഫലമായി തീരും. ഇതിനൊന്നും പിന്നെ യാതൊരു നിലനിൽപ്പില്ല. അപ്പൊ ഈ ആരോപം അധിഷ്ഠാനമായിരിക്കുന്ന ആത്മജ്യോതിസിന് വേണ്ടിയാണ് ഇത് നിലനിൽക്കുന്നത്. ഒന്ന് സ്വാർത്ഥം, മറ്റൊന്ന് പരാർത്ഥം. ഇത്തരത്തിൽ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. സ്വാർത്ഥമായി പ്രകാശിക്കുന്ന അനന്യശേഷമായി എന്ന് പറയും, മറ്റൊന്നിന്റെയും ഭാഗമല്ലാതെ പ്രകാശിക്കുന്ന ഈ ജ്യോതിഷന് വേണ്ടിയാണ് ഇതെല്ലാം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതപ്പോ വ്യർത്ഥമല്ല, ഇത് അജ്ഞാനകാര്യമാണ്, മായയാണ്, മിഥ്യയാണെന്നെല്ലാം പറയുമെങ്കിലും ഇത് വ്യർത്ഥമല്ല. ഇതിനൊരു ഉപയോഗം ഉണ്ട്. എന്താണോ, ആത്മജ്യോതിഷന് വേണ്ടി ഇതിങ്ങനെ നിലനിൽക്കുക. അത് നിലനിൽക്കുന്നതിന് എന്താണ്, ആത്യന്തികമായി നിരാകരിക്കപ്പെടാൻ. അപ്പോ സാധനം പറയും, എന്താണ് പ്രതിയോഗി ഉണ്ടെങ്കിലേ അഭാവമാണ്, നിഷേധ്യമായ ഒന്ന് ഉണ്ടെങ്കിലേ നിഷേധം സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ടിത് പ്രയോജനവത്താണ്, പ്രപഞ്ച അനുഭവം പ്രയോജനവത്താണ്. അത് ഈ ബോധത്തിന് വേണ്ടി തന്നെ അതും ആവശ്യമാണ്. അതും ഈ ദേവന്റെ സ്വഭാവത്തിൽ പെടുന്നതാണ്. ഇതൊന്നും ഇല്ലാതിരിക്കുക, പിന്നെ ഇതെല്ലാം പ്രകടമാകുക, പിന്നെ ഇതിനെല്ലാം നിഷേധിക്കുക, എന്നിട്ട് സുസ്വരൂപത്തെ ബോധിക്കുക, ഇതെല്ലാം ഇതിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഇതും ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് തള്ളിക്കളയേണ്ട കാര്യമല്ല, പ്രയോജനപ്രദമാണെന്ന്. പക്ഷെ അത് സ്വാർത്ഥമല്ല, പരാർത്ഥമാണ്, ആത്മാർത്ഥമാണ് എന്നുള്ള വിശേഷത്തെ കുറിച്ചാണ് അടുത്ത ചർച്ച ചെയ്യുന്നത്. ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഹരി ഓം.